ഒരു പരമ്പര ശാസ്ത്രം സുപ്രസംഗം ഭാഷ്യമാധ്യായം 1 14 അധികം 1 സൂത്രം 6 ത്രയാണാം ഏവ ചൈവം ഉപന്യാസ പ്രശ്നസ്ഥി. ഇവിടെ സിദ്ധാന്തിയുടെ ഭാഗമാണ് പറയുന്നത്. ഇവിടെ ജീവനെക്കുറിച്ച് ചോദിച്ചു, പിന്നെ ബ്രഹ്മത്തെക്കുറിച്ച് ചോദിച്ചു. ഇതിനെ രണ്ട് ചോദ്യമായിട്ടെടുക്കുന്നുണ്ട്. ഇതൊരു ഒരു കാര്യം തന്നെ ചോദിക്കും. അപ്പോ അത് പിന്നെ രണ്ടായിട്ട് എന്തിനു പറയുന്നു? അതിന് ഇവിടെ പറഞ്ഞു, ജീവൻ തന്നെ പ്രാജ്ഞ, പ്രാജ്ഞയേവ തത്വമസി ഇതി ശ്രുത്യ പ്രത്യായതി. ജീവന്റെ ജീവത്വത്തെ നിഷേധിച്ചിട്ട്, ജീവഭാവത്തെ നിഷേധിച്ചിട്ട് തത്വമസി എന്നുള്ളതിലൂടെ പ്രാജ്ഞഭാവത്തെ, പരമാർത്ഥഭാവത്തെ ബോധിപ്പിക്കുന്നു. അത് ആ അവിടെ ശ്രുതി തന്നെ പറഞ്ഞു, ദേവം മത്വാ ധീരോ ഹർഷശോ കുജഹാദി. ആ ദേവനെ അറിഞ്ഞിട്ട് അറിവുള്ളവൻ ഹർഷശോകങ്ങളെ ഉത്തേജിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഭാഗം ഭാഷകാരൻ കുറവക്ഷമെല്ലാം പോയി സിദ്ധാന്തത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. യഥാ കശ്ചിത് സന്തമസേ പതിതാം കാഞ്ചിത് രജ്ജും അഹിമന്യമാനോ ഭീതോ വ്യപമാന പലായതേ തം ച അവരോ ബ്രൂയാത്മാ ഭേഷി. അത് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ദൃഷ്ടാന്തം എന്ന് വെച്ചാൽ അതിന് കേവലം ദൃഷ്ടാന്തത്തിന്റെ പ്രാധാന്യമുണ്ട്. ദൃഷ്ടാന്തം ഒരിക്കലും തത്വമല്ല. ഉദാഹരണത്തിലൂടെ കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ യുക്തിയിലൂടെ കാര്യം മനസ്സിലാക്കുക എന്നുള്ളത്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ യുക്തിയെ തന്നെ ഇവിടെ ഉദാഹരണം ദൃഷ്ടാന്തം എന്ന് പറയും. അദ്വൈതം എന്ന് പറയുന്നത് കേവലം യുക്തി ആശ്രയിക്കുന്ന ഒന്നല്ല. കേവലം യുക്തി എന്ന് പറയുമ്പോൾ യുക്തി ആശ്രയിച്ച് നമുക്ക് എങ്ങനെ സമർത്ഥിക്കാൻ നിഷേധിക്കാം. അത് ഓരോരുത്തരുടെയും യുക്തിയുടെ സാമർഥ്യത്തെ അനുസരിച്ചിരിക്കും. കൂടുതൽ സാമർഥ്യമുള്ളവർ കൂടുതൽ കാര്യങ്ങളെ സമർത്ഥിക്കും, സാമർഥ്യം കുറഞ്ഞവർ പരാജയപ്പെട്ടു. അതുകൊണ്ട് കേവല യുക്തി ഇവിടെ അദ്വൈതത്തെ സ്വീകരിച്ചിട്ടില്ല, എന്നാൽ യുക്തിയെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പറയുന്ന എന്താണ്? ശ്രുതി അനുസരിക്കുന്ന യുക്തി വേണം. ഇവനെന്തായി ശ്രുതി? ശ്രുതി പലതരത്തിലുണ്ട്. അടുത്ത് തന്നെ പറയും, ശ്രുതിയിലുണ്ട് ഭാവനകളും കൽപ്പനകളും, എന്നാൽ ശ്രുതിയിലുണ്ട് അതെല്ലാം തിരിച്ചറിയുന്നു. മുഖ്യമായ ശ്രുതി എന്ന് പറയുന്നത് അനുഭവം, പൂർവികന്മാരുടെ അനുഭവം. അപ്പോൾ അനുഭവത്തെ അനുസരിക്കുന്ന യുക്തിയായിരിക്കും, അല്ലാതെ ഒരാശയത്തെ പറഞ്ഞ് അതിനെ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. ഓരോരോ ആശയമല്ല, അനുഭവം തന്നെയാണ്. മറ്റേതിനെ അപേക്ഷിച്ച് അദ്വൈതത്തിന്റെ പ്രത്യേകതയും അതാണ്. കാരണം ഇവിടെ ചർച്ച ചെയ്യുന്നതെല്ലാം അറിവിനെ ആശ്രയിച്ചിട്ടാണ്. അറിവിനെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് ദൃഷ്ടാന്തമായി രജ്ജു സർപ്പ ദൃഷ്ടാന്തം പറഞ്ഞു. സജ തദ്വശ്രുത്തി അഹികൃതം ഭയം ഉസൃജിത് ബേബത്തും പലായനം ച. അവിടെ സത്യം മനസ്സിലാക്കുന്നയാൾ ഭയം പോകുന്നു, അയാൾ പിന്നെ ഓടുന്നില്ല. അവിടെ വിശേഷിച്ച് ഭാഷകാരം പറയുന്ന ഒരു കാര്യം ഇതാണ്, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഹിബുദ്ധികാലേ തത് അപഗമകാലേ ച വസ്തുന കശ്ചിത് വിശേഷ. ഇതാണ് നമ്മൾ വിശദീകരിച്ചത്. അവിടെ രണ്ട് സമയത്തും, അഹിബുദ്ധികാലത്തായാലും ശരി, തത് അപഗമകാലേ ച, അതില്ലാത്ത സമയത്തായാലും ശരി, ആദ്യം അഹിബുദ്ധി ഉണ്ടാകുന്നു, സർപ്പബുദ്ധി, അഹിന്നിച്ച സർപ്പ, പിന്നെ അത് മാറുന്നു. അങ്ങനെ ഒരു അഹിബുദ്ധി ഉണ്ടായില്ലെങ്കിൽ പിന്നെ അത് മാറേണ്ട ആവശ്യമില്ല. ആദ്യം സർപ്പബുദ്ധി ഉണ്ടായി, ഇത് മാറുന്നു. ഇത് മാറുന്നിടത്ത്, ഇത് രണ്ടും സംഭവിക്കുന്നിടത്തും എന്താണ്, വസ്തുന കശ്ചിത് വിശേഷം, നസ്യ, ആ വസ്തു അവിടെ എന്താണ് രജ്ജുവിൽ ഒരു വിശേഷം ഉണ്ടാകുന്നത്. ഈ ദൃഷ്ടാന്തമാണ് അതിനെ ഇവിടെ ശ്രോതാവിൽ സമന്വയിപ്പിച്ചാണ് പറയുന്നത്. ഇവിടെ നചികേതസാണ് ശ്രോതാവ്, യമദേവൻ ഉപദേശിക്കുന്നു, പറയുന്നു ഉപദേശം. അത് നേരത്തെ പറഞ്ഞു തത്വമസി. അങ്ങനെ ഉപദേശം കേൾക്കുന്ന ഒരുവനെല്ലാം എങ്ങനെയാണ് രജ്ജുവിൽ സംഭവിക്കുന്നത്, അതുപോലെ തന്നെയാണ് അയാൾ ആ ഉപദേശം കേൾക്കുന്നതിന് മുമ്പും ഉപദേശം കേട്ടതിന് ശേഷവും ശ്രോതാവിൽ നിന്നും ആ ശ്രോതാവിന്റെ സ്വരൂപത്തിൽ ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. ഈ ഭാഗമാണ് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്. പിന്നെ ഇതെല്ലാം എന്തിനാണ് ചോദിച്ചു. അത് വിശദീകരിക്കുന്നു, തഥായവ ഏത് കവി ദൃഷ്ടവ്യം. ഈ ദൃഷ്ടാന്തത്തിൽ എങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെയും മനസ്സിലാക്കുന്നു. എങ്ങനെ തഥസ്സന്ന ജായതേ മ്രിയത വൈദ്യവമാദ്യവി ഭവതി. ന ജായതേ മ്രിയത എന്ന് പറഞ്ഞ ഭാഗങ്ങളെല്ലാം ഇതുപോലെ മനസ്സിലാക്കും. ബോധം ഉണ്ടായാലും ശരി, ബോധം ഉണ്ടായില്ലെങ്കിലും ശരി, സ്വരൂപത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇത് മനസ്സിലാക്കണം. അന്യത്ര ധർമാത് അന്യത്ര അധർമാ ജായതയും മ്രിയതേ എന്ന് പറഞ്ഞു. അപ്പോ ഇതുകൊണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യവും പലരും സംശയിക്കുന്ന കാര്യവും ഇവിടെ വിശേഷിച്ച് പറയുന്നത് എന്താണ്, ഈ അറിവിനെ അല്ലെങ്കിൽ ബോധത്തെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത്. തന്നിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നു. വ്യക്തിയിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കും, പക്ഷെ ഇവിടെ മാറ്റം സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് സ്വരൂപത്തിൽ. എന്തുകൊണ്ട് മാറ്റം സംഭവിക്കുന്നില്ല? അറിവ് കൊണ്ട് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, തന്നല്ലൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അറിയുന്നു, തന്റെ സ്വരൂപത്തെ അറിയുന്നു അത്രമാത്രം, ബാക്കിയെല്ലാം ഭാവനകൾ കൽപ്പനകളും മറ്റുമാണ്. അദ്വൈതത്തിന്റെ ദൃഷ്ടിയിൽ, അദ്വൈത ദൃഷ്ടിയിൽ അത് ഭാവനയും കൽപ്പനകളുമാണ്. അത്തരം ഭാവനകളെയും കൽപ്പനകളെയും ചിലടത്ത് ശ്രുതിയും പറയുമെന്ന് പറയുന്നു. അതൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി യോജിപ്പിക്കേണ്ട സ്ഥലത്ത് യോജിപ്പിക്കണം. അതിനാണ് നേരത്തെ രഥരൂപകം പറഞ്ഞത്. ശരീരരഥമാണ്, അതിനകത്ത് രഥത്തിൽ സഞ്ചരിക്കുന്ന ഒരാളുണ്ട്. ഇതെന്താ, ഇത് പരമാർത്ഥമാണല്ല, അതൊരു ഭാവന, അത് പറയുന്നു. അതിനെങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്, എവിടെയാണോ യോജിപ്പിക്കേണ്ടത്, യോജിപ്പിക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് നജായതേ മ്രിയതേ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ തത്വത്തെ മനസ്സിലാക്കി പറയും. അതിൽ പ്രധാനമായി വരുന്ന ഒരു ഭ്രാന്തി, അതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അതായത് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ബോധം, ബോധത്തെ ആശ്രയിച്ചാ പറയുന്നു, അങ്ങനെ ബോധം ഉണ്ടാകുന്ന ഒരാളിൽ വിശേഷിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള അത്ഭുതങ്ങളോ ദിവ്യത്വങ്ങളോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ജ്ഞാനമോ പ്രത്യേകിച്ച് എന്തെങ്കിലും ആനന്ദമോ ഒന്നും സംഭവിക്കുന്നില്ല. എന്താണ്? ഒരാൾ പരമാർത്ഥത്തെയാണ് അറിഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ പരമാവധി പറയാമെന്നുള്ള എന്താണോ അവിടെ അയാളുടെ ബോധക്കേട് മാറി, അറിവില്ലായ്മ മാറി. ഇതിൽ ചിലർ സംശയം ചോദിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ആനന്ദത്തെ സംബന്ധിച്ച്. അതിനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു ബോധം ഉണ്ടാകുമ്പോൾ വലിയൊരു ആനന്ദം വരത്തില്ലേ? ആനന്ദമെല്ലാം വരാം, പക്ഷെ ബോധം കൊണ്ട് വരത്തില്ല. ആനന്ദം വരുന്നതിന് പല ലൗകികവും അലൗകികവുമായ ഉപായങ്ങളുണ്ട്, അതുകൊണ്ടെല്ലാം വരാം. ഇവിടെ പറയുന്ന പരമാർത്ഥജ്ഞാനം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആനന്ദമൊന്നും വരും. പിന്നെ എന്തുകൊണ്ട്? ആനന്ദ സ്വരൂപമാണ്. അവിടെയും ചിലർക്ക് സംശയമില്ല. ചിലർ കേട്ടിട്ട് കളയുന്നവരുണ്ട്, ചിലർ കേട്ടിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ചിന്തിക്കുന്നവർക്ക് സംശയം വരും, കളയുന്നവർക്കൊരു സംശയം വരത്തില്ല. അതായത് ഇവിടെ സ്വരൂപത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? സത്ത്, ചിത്ത്, ആനന്ദം എന്നാ പറയുന്നത്. അപ്പോ അതില് ചിത്ത് എന്നുള്ള ഭാഗമാണ് ഏറ്റവും സ്പഷ്ടമായിരിക്കുന്ന അറിവ്, എല്ലാവരുടെയും ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ജീവന്റെയും ഉള്ളിൽ അറിവ് പ്രകാശിക്കുന്നുണ്ട്. അപ്പോ അറിവിന്റെ പ്രകാശം എന്ന് പറയുന്ന അറിയുക എന്നുള്ള ധർമ്മം തന്നെ, തന്നിലിരിക്കുന്ന അറിയുക എന്നുള്ള ധർമ്മം. ആ ധർമ്മത്തിലൂടെ സർവപ്രപഞ്ചത്തെ അറിയുന്നു, തന്നെയും അറിയുന്നു. അപ്പൊ അവിടെ ശ്രുതി പറയുന്നു, നിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ആ അറിവിന്റെ തന്നെ പരമാർത്ഥ സ്വരൂപമാണ്. ഏതൊരു പരമാർത്ഥമായ ചിത്ത് അതിനെ ആശ്രയിച്ചിട്ടാണോ ഈ അറിവ് പ്രകാശിക്കുന്നത്, അതാണ്. അപ്പോ പറഞ്ഞു എന്താണ്? പല സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ അറിവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അറിവ് പ്രകാശിക്കുക, അതിനപ്പുറം അതിൽ വേറെ ഒന്നുമില്ല. ഈ ഒരു ഉപദേശം കേൾക്കാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അറിവ് പ്രകാശിക്കുന്നില്ല. അവിടെ അറിവ് മനസ്സ്, ബുദ്ധി, ശരീരം മുതലായോട് താതാന്മ്യപ്പെട്ടിട്ട് അതിനിൽ വിപരീത ഭാവന, സംശയം അല്ലെങ്കിൽ അറിവില്ലായ്മ ഇതെല്ലാം തന്നെ നിൽക്കുന്നു. ആർക്കാണോ ഉപദേശം ശ്രവിക്കാൻ കഴിയുന്ന അവൻ തന്റെ സ്വരൂപത്തെ അറിയുന്നു, ഉപദേശത്തിലൂടെ അറിയുന്നു. അതിന് ഉപദേശം ആവശ്യമായി വന്നു, അല്ലാതെ അറിയുന്നതിന് വേറെ മാർഗമൊന്നും. സഹജമായി അറിയുന്നില്ല എന്നുകൊണ്ട് സഹജമായി അവൻ അറിവില്ലാത്തവനായിരിക്കുന്നു. അത് തന്നെ അതിന്റെ കാരണം എന്താണ്? അതിന് അറിവില്ലായ്മയെന്നോ അവിദ്യയെന്നോ മായയെന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചു. അപ്പോൾ അറിയുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന അറിവ് പ്രകാശിക്കുക. എങ്ങനെ പ്രകാശിക്കുന്നു? അറിവ് സദാ പ്രകാശിക്കുന്നു, അറിവില്ലാത്ത ആരുമില്ല. പക്ഷെ അറിവ് അവന്റെ ഉള്ളിലിരിക്കുന്ന അറിവില്ലായ്മയെ മാറ്റത്തക്ക രീതി പ്രകാശിക്കുന്നു. അതിനാണ് ഉപദേശത്തിന്റെ ആവശ്യം വരുന്നത്. ശരി, ഉപദേശം കൊണ്ട് മാറുന്നു, അറിയുന്നു എന്ന് പറയുന്നു, അത് അറിവ് പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതേ അറിവിനെ തന്നെയാണ് പറയുന്ന ആനന്ദമെന്ന്, നിരതിശയമായ ആനന്ദമെന്ന് പറയുന്നു. ഈ അറിവിനെ അറിയുന്നു അല്ലെങ്കിൽ അറിവ് പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും അവിടെ ഭ്രാന്തി മാറുന്നു, അജ്ഞാനം മാറുന്നു, വിപരീയങ്ങൾ മാറുന്നു. അവൻ ബോധിക്കുന്നു തന്റെ പരമാർത്ഥ സ്വരൂപം നിത്യശുദ്ധ മുക്തമാണ്. അപ്പോൾ അറിവിനെ അറിയുന്നു എന്ന് പറഞ്ഞാലും അറിവ് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാലും അത് ഒരാൾക്ക് വ്യക്തമാകും. കാരണം അറിവ് എന്ന് പറയുന്നത് ഒരിക്കലും അവന് ഒളിഞ്ഞിരിക്കുന്നില്ല, എല്ലാവരിലും ഉള്ള ഒരു സാധനമാണത്. അതിലൂടെയാണോ എല്ലാത്തിനെയും ഗ്രഹിക്കുന്നത്? തന്നെ ഗ്രഹിച്ചു, അതുകൊണ്ട് തന്നെ തന്നെ നിത്യമായോ മുക്തമായോ എല്ലാം ഗ്രഹിക്കുന്ന അറിവിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ താൻ സ്വയം ആനന്ദ സ്വരൂപനുമാണ്. അപ്പോ ആനന്ദ സ്വരൂപനായി തന്നെ ഗ്രഹിക്കുമ്പോ അവിടെയാണ് ചിലർക്ക് സംശയം വരുന്നത്. തന്നെ ജ്ഞാനസ്വരൂപമായി ഗ്രഹിക്കുമ്പോൾ അത് പറയുന്നത് ജ്ഞാനത്തിന്റെ തന്നെ പ്രകാശമാണ്, അറിവാണ്. ഇവിടെ ആർക്ക് സംശയമില്ലാത്ത ഒരേ ഒരു കാര്യം ഉണ്ടെങ്കിൽ അറിവാണ്. അറിവില്ലാർക്ക് സംശയിക്കാൻ പറ്റത്തില്ല. കാരണം എന്തെങ്കിലും ഒരു സംശയം വിഷയങ്ങളെ സംബന്ധിച്ചുണ്ടാക്കണമെങ്കിൽ ഈ അറിവിനെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് സംശയരഹിതമായി പ്രകാശിക്കുന്ന അറിവാണ്. ആനന്ദത്തെക്കുറിച്ച് സംശയം വരാം. എന്തുകൊണ്ട്? ആനന്ദ സ്വരൂപമാണെങ്കിൽ താൻ തന്നെ അറിയുന്നു, തൻ്റെ സ്വരൂപത്തെ അറിയുന്നു എന്ന് പറയുമ്പം ആനന്ദമായ സ്വരൂപത്തെ അറിയുന്നു. ആനന്ദമായ സ്വരൂപത്തെ അറിയുമ്പോൾ അറിവാകുന്ന സ്വരൂപത്തെ അറിയുന്നു എന്ന് വെച്ചാൽ അറിവ് പ്രകാശിക്കുന്നു. ആനന്ദമായ സ്വരൂപത്തെ അറിഞ്ഞാൽ ആനന്ദം പ്രകാശിക്കണ്ടേ? ഇപ്പൊ താൻ സ്വയം ആനന്ദമായിട്ടിരിക്കണ്ടേ? അതെയോ. അറിവ് തൻ്റെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ അറിവിനെ താൻ അറിയാമെന്ന് വെച്ചാൽ അറിവ് പ്രകാശിക്കുക, അജ്ഞാനമാകുന്ന മറയെ മാറ്റി പ്രകാശിക്കുക, താൻ അറിവാണെന്ന് ബോധിക്കുക. അപ്പൊ താൻ ആനന്ദമാണെന്ന് ബോധിക്കുമ്പോൾ കാരണം അത് ആനന്ദവുമാണ്. അത് താൻ സ്വയം ആനന്ദമായി പ്രകാശിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ അറിയുക അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമല്ല, ഒന്നാണ്. ഞാൻ ഈ പുസ്തകത്തെ അറിയുന്നു എന്ന് പറഞ്ഞാലും അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഇവിടെ രണ്ടർത്ഥമുണ്ട്. രണ്ടർത്ഥമുണ്ട്, നമ്മൾ ഭ്രമിക്കുന്നതാണ്. സർവത്ര അറിയുക അനുഭവിക്കുക എല്ലായിടത്തും അർത്ഥമൊന്നു തന്നെ. അപ്പോൾ ഇവിടെ തന്നെ ജ്ഞാനസ്വരൂപമായി അറിയുന്നു, ശ്രുതി പറഞ്ഞു സച്ചിദാനന്ദം. അപ്പോ വാസ്തവത്തിൽ നേരിട്ട് ഇവിടെയെങ്കിലും സച്ചിദാനന്ദം എന്ന് പറയുന്നില്ല. നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയത്തിലും പറയുന്നില്ല. അവിടെയെല്ലാം പറയുന്നെങ്ങനെയാണ്? സത്യം, ജ്ഞാനം, അനന്തം എന്ന് ചിലടത്ത് പറയും. വിജ്ഞാനം, ആനന്ദം, നമ്മളീ പറയുന്ന പോലെ സച്ചിദാനന്ദം എന്നൊരിടത്തും പറയുന്നു. എന്നാലും മറ്റു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, പല ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപം എന്നാണ്. അവിടെ ആനന്ദത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് താൻ? അറിവിന്റെ കാര്യത്തിൽ സംശയമില്ല, ആനന്ദത്തെ കാര്യത്തിൽ സംശയം വരും. ആനന്ദത്തെ അറിയുന്നു എന്ന് വെച്ചാൽ ആനന്ദത്തെ അനുഭവിക്കുന്നു. അപ്പോ എപ്പോഴാണോ ഒരുവൻ തന്റെ സ്വരൂപത്തെ അറിയുന്നത് അപ്പോൾ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ അറിയുന്നില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ശ്രുതി ഒരാളെ ബോധിപ്പിക്കുന്നു, അയാൾ തന്റെ സ്വരൂപം ഇന്നതാണെന്ന് അറിയുന്നു. വിശേഷിച്ച ഇവിടെ ആനന്ദാനുഭവമൊന്നുമില്ല. അറിവ് തന്നെ ഉണ്ടെന്ന് നിഷേധിക്കാൻ വയ്യ. അറിവിനെ അംഗീകരിക്കുന്ന എന്തുകൊണ്ടാണ് ഒരിക്കലും അവനെ നിഷേധിക്കാൻ കഴിയുന്നില്ല? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഒരിടത്തും അറിവ് നിഷേധിക്കാൻ പറ്റത്തില്ല. ആനന്ദത്തെ സംബന്ധിച്ച് പറയാം, എനിക്കിപ്പോൾ ആനന്ദമുണ്ട്, ഇപ്പോൾ ഇല്ല, സുഖമുണ്ട്, സുഖമില്ല. ആനന്ദ സുഖം ഒന്നാണ്. അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആനന്ദവും പ്രകാശിക്കുന്നു. ഈ പറയുന്ന പോലെ ഒരാൾക്ക് ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാകേണ്ടതാണല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എന്തിന് സച്ചിദാനന്ദം എന്ന് എന്തിനു പറഞ്ഞു? അത് ചിലരുടെ സംശയമാണ്, ചോദിക്കുന്നു. അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് അവിടെ എന്താണ് വലിയ ആനന്ദമാണ്, സഹിക്കാൻ വയ്യാത്ത ആനന്ദമാണ് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ചിലർ പറയുന്നു അവിടെ പോയി ആനന്ദം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നെന്നാണ് പറയുന്നത്. അവിടെ കൂടുതൽ സമയം ഇരുന്നില്ല, അത്ര സഹിക്കാൻ വയ്യാത്ത ആനന്ദമാണ്. ചിലർ പറയുന്നത് കടിച്ചാൽ പൊട്ടാത്ത ആനന്ദമാണെന്ന് പലതരത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്വൈതത്തിൽ പറയുന്നതനുസരിച്ചും അതുമായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. ആനന്ദമാണെങ്കിൽ ആനന്ദ സ്വരൂപമായി തന്നെ അറിയുമ്പോൾ അറിവ് അനുഭവമാണ്. ആനന്ദ അനുഭവം ഉണ്ടാകുന്നു, വിശേഷിച്ചൊരു അനുഭവം ഉണ്ടാകുന്നില്ല. ശ്രുതി കേൾക്കുന്ന ഒരാളുണ്ട്, ഉപദേശത്തെ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. ഇതാണെന്ന് അറിയുന്നു അത്രമാത്രമേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ടാ ആനന്ദമായിരുന്നിട്ടും ആനന്ദാനുഭവം ഉണ്ടാകേണ്ടത്? നിങ്ങൾ യുക്തി അനുസരിച്ച് പറയുകയാണെങ്കിൽ അത് അങ്ങനെ ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്വൈതം എന്ന് പറയുന്നത് കേവലം യുക്തി അനുസരിച്ച് പറയുന്ന ഒരു കാര്യമാണ്. വെറും ഒരു ആശയപരമായ ഒരു ചർച്ചയാണെന്ന് കരുതുന്നവരാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വരത്തില്ല, എന്തുകൊണ്ട് ആനന്ദമാണെന്ന് ഉപദേശിച്ചു, ആനന്ദമാണെന്ന് കേട്ടു. കേൾക്കുന്നവന് അവന്റെ സ്വന്തം അറിവെന്താണെന്ന് ശ്രദ്ധിച്ചാൽ മതി, അവന് പ്രത്യേകിച്ച് ആനന്ദമൊന്നുമില്ല. ആ പരമാർത്ഥത്തെ ബോധിച്ചതിനപ്പുറം അവന് പ്രത്യേകിച്ച് ഒരു ആനന്ദവും അവൻ കാണുന്നില്ല. അനുഭവത്തെ ആശ്രയിക്കുകയാണെങ്കിൽ ചോദ്യം, പക്ഷെ യുക്തിയെ ആശ്രയിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരും. അവിടെ എന്താണ്? അനുഭവത്തെ ആശ്രയിച്ച് തന്നെ അതിന് പരിഹാരം പറയുന്നു എന്നുണ്ട് ശ്രുതി. പ്രത്യേകം പറയുന്നു എന്താണ്? ഏകമാണ് തത്വം, തത്വത്തിലൊരു തരത്തിലും ഭേദമില്ല. തത്വത്തിൽ സത്ത്, ചിത്ത്, ആനന്ദം, അങ്ങനെ ഒരു ഭേദം തത്വത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ബോധിക്കാൻ കഴിയുന്നു? എങ്ങനെയാണ് ബോധിക്കുന്നത്? തന്റെ സ്വരൂപമാണോ? ശ്രീ സ്വരൂപമാണെന്ന് പറയുമ്പോൾ എങ്ങനെ ബോധിക്കുന്നു? പ്രഥമമായി ബോധിക്കുന്ന എങ്ങനെ? അത് സത്തായി ബോധിക്കാം. തന്റെ അസ്തിത്വത്തെ തനിക്ക് നിഷേധിക്കാൻ വയ്യ. പക്ഷെ ആ സത്തായി ബോധിക്കുമ്പോൾ അവിടെ ബോധത്തെ ആശ്രയിക്കേണ്ടി വരും. എന്തായി ബോധിച്ചാലും, ആനന്ദമായി ബോധിച്ചാലും, സത്തായി ബോധിച്ചാലും, നിത്യമായാലും, ശുദ്ധമായാലും, മുക്തമായാലും, അവിടെ ഉപദേശം, ഭക്താവിന്റെ ഉപദേശത്തിലൂടെ ശ്രോതാവിനെ ആശ്രയിക്കേണ്ടി വരുന്നതിനെയാണ് ബോധത്തെയാണ്, അറിവിനെയാണ്. അപ്പോൾ അതാണ് മുഖ്യം. അപ്പോൾ തന്നെ സത്തായി ബോധിക്കുന്നു എന്ന് തന്നെ എന്ന് പറയുമ്പോൾ തന്റെ സ്വരൂപത്തെ, അതെന്താണ് ആ സത്ത് എന്ന് പറയുന്നത്? അവിടെ തന്റെ ബോധത്തിൽ നിന്നും അതിനെ വേർതിരിക്കാൻ വയ്യ. അത് ബോധരൂപത്തിലാണ് പ്രകാശിക്കുന്നത്. അപ്പോൾ സത്തായി ബോധരൂപത്തിൽ പ്രകാശിക്കുന്ന അത് തന്നെയാണ് ചിത്ത ആനന്ദം എന്ന് പറയുന്നത്. അതിൽ നിന്ന് വേറിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ ബുദ്ധി താതാമ്യം കൊണ്ട് അനുഭവിക്കുന്ന സുഖത്തെ അല്ല ആനന്ദം എന്ന് പറയുന്നു. ഇനിയോ സത്തായും ബോധരൂപത്തിലും പ്രകാശിക്കുന്ന, അല്ലെങ്കിൽ പ്രകാശിക്കുന്ന എന്ന് പറയാം, അല്ലെങ്കിൽ താൻ അറിയുന്ന തന്റെ സ്വരൂപം തന്നെയാണ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധി താതാത്മ്യം കൊണ്ട് അനുഭവിക്കുന്ന സുഖമല്ല. അതുകൊണ്ട് തന്നെ അറിയുമ്പോൾ അവിടെ ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടാകണ്ടേ എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം അങ്ങനെ ഒരു അനുഭവമില്ല. അനുഭവമില്ലാത്ത കാര്യം എന്തിനാ ചോദിക്കുന്നു? ആനന്ദാനുഭവം ഉണ്ടാകാം. എപ്പോഴാണോ ആ ഒരുവൻ അവന്റെ സ്വരൂപ ബോധത്തെ വിട്ടിട്ട് അവൻ വിഷയങ്ങളോട് താതാത്മ്യപ്പെടുമ്പോൾ, ശരീര ഇന്ദ്രിയങ്ങളോട് താതാത്മ്യപ്പെടുമ്പോൾ, അതാണ് നമ്മുടെ അനുഭവം. എപ്പോഴാണോ ആ താതാത്മ്യം വരുന്നത്, അപ്പോൾ നമുക്ക് ആനന്ദാനുഭവം വരുന്നു. എപ്പോഴാണോ താതാത്മ്യം എന്ന് പറഞ്ഞാൽ അധ്യാസം, അദ്വൈതത്തിന്റെ ഭാഷ, എപ്പോഴാണോ അത് നഷ്ടപ്പെടുന്നത്, അപ്പോൾ അനുഭവം ഇല്ല. വിശേഷിച്ച അനുഭവമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഗുരു ഉപദേശിക്കുന്നു, ശിഷ്യം ബോധിക്കുന്നു. അങ്ങനെ ഉപദേശിക്കുന്നതിനും ബോധിക്കുന്നതിനും ഈ ജാഗ്രത ഉണ്ട്. ജാഗ്രതയില്ലാതെ സാധ്യമില്ല. ജാഗ്രതയിലാണിത് സംഭവിക്കുന്നത്. അപ്പോഴാണ് ബോധിക്കുന്നത്. അങ്ങനെ ബോധിക്കുന്നെങ്കിൽ അവിടെയും എന്ത് വേണം? ഈ താതാത്മ്യം ആവശ്യമാണ്. ശരീര ഇന്ദ്രിയ താതാത്മ്യം, മനസ്സിന്റെ താതാത്മ്യം എല്ലാം ആവശ്യമാണ്. ഈ താതാത്മ്യം ഉള്ളിടത്താണ് ബോധം നിലനിൽക്കുന്നത്. ഈ താതാത്മ്യത്തെ ആശ്രയിച്ചിട്ടാണ് ആനന്ദവും നിലനിൽക്കുന്നത്. പക്ഷേ ബോധത്തിന്റെ സവിശേഷത എന്താണ്? അത് സ്വയം ഈ താതാത്മ്യത്തെ നിഷേധിക്കുന്നു. അതിന് ബോധത്തിന് കഴിവുണ്ട്. ഗുരു അങ്ങനെ ബോധിപ്പിക്കുന്നു, ഈ താതാത്മ്യം പരമാർത്ഥമല്ല. ഈ ആനന്ദത്തെ അനുഭവിക്കുന്നത് ഈ താതാത്മ്യം കൊണ്ടാണ്, അല്ലാതെ സ്വരൂപത്തെ, സ്വരൂപം ആയിരിക്കുന്ന ആ അറിവ് അതിൽ നിന്ന് വേറിട്ടൊരു ആനന്ദമില്ല. സ്വരൂപമായിരിക്കുന്ന ആ സത്ത് അതിൽ നിന്ന് വേറിട്ടൊരു ചിത്തില്ല. ഇങ്ങനെ ബോധിക്കാൻ കഴിയുന്നു. ആ ബോധം എന്ത് ചെയ്യുന്നു? താതാത്മ്യത്തെ നിഷേധിക്കും. അതുകൊണ്ടാണ് ജ്ഞാനാത് മുക്തി എന്ന് പറയുന്നത്. അതിന് മറ്റൊന്നിനും കഴിയില്ല. അത് ഈ ജാഗ്രത്തിൽ ദേഹ താതാത്മ്യത്തോടു കൂടിയാണ് ഒരാളിരിക്കുന്നത്. അങ്ങനെ ദേഹതാതാത്മ്യത്തോടു കൂടിയിരിക്കുന്ന ആളെയാണ് ബോധിപ്പിക്കുന്നത്. പക്ഷെ ബോധത്തിന് അതിനുള്ള കഴിവുണ്ട്, ആ ദേഹ താതാത്മ്യത്തെ നിഷേധിക്കുന്നതിന്. അതുകൊണ്ടാണ് ഇതിനെ ജാഗ്രതയിൽ ബോധിക്കാൻ കഴിയുന്നത്. ജാഗ്രതയിൽ എപ്പോ ദേഹ താതാത്മ്യത്തോടുകൂടിയിരിക്കുമ്പോൾ തന്നെ, ദേഹതാതാത്മ്യത്തോടുകൂടിയിരിക്കുന്ന ഒരുവന് തന്നെ ആ ദേഹ താതാത്മ്യത്തെ നിഷേധിച്ചിട്ട് ബോധിക്കാൻ കഴിയും. അപ്പൊ സത്യത്തിന്റെ ബോധം എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നു. അസത്യമായ മരുമരീചിയെ കണ്ടിട്ട് അവിടെ സത്യം ബോധിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് കണ്ടുകൊണ്ടിരിക്കുക തന്നെ അവിടെ അസത്യത്തെ ബോധിപ്പിച്ചിട്ട് സത്യത്തെ ബോധിപ്പിക്കും. അതുപോലെ ഈ ജാഗ്രതയിൽ ദേഹ താതാത്മ്യം സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ ശ്രുതി എന്ത് ചെയ്യുന്നു? ബോധിപ്പിക്കുന്നു ദേഹ താതാത്മ്യത്തെ നിഷേധിച്ചിട്ട്. അവിടെ മനസ്സിലാകുന്നു ആനന്ദ അനുഭവം മറ്റും ഈ ദേഹ താതാത്മ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ ആ അറിവ് വിവേകം കൊണ്ട് ദേഹ താതാത്മ്യത്തെ നിഷേധിച്ചാലും അവിടെ അറിവ് തന്നിൽ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ആ അറിവിൽ നിന്ന് വേറിട്ട് ഒരാനന്ദമില്ലാന്ന് ശ്രുതി എന്ന് ബോധിപ്പിക്കുന്നു. അപ്പോൾ അജ്ഞാനം, അജ്ഞാനത്തെ തുടർന്നു വരുന്ന കാലുഷ്യങ്ങൾ ഇതിനെല്ലാം നിഷേധിക്കുന്നതുകൊണ്ടാണ് അതിന് ആനന്ദം എന്ന് പറയുന്നത്. അതിന് ആനന്ദം എന്ന് പറയാൻ കാരണം, ഒരുവൻ എന്തിനു വേണ്ടി ഇതെല്ലാം അന്വേഷിക്കാനും മറ്റും വരുമ്പെടുന്നു ദുഃഖ നിവൃത്തി. അതാണ് ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത്, ആനന്ദ പ്രാപ്തിയല്ല. ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് ആനന്ദ സ്വരൂപമാണ് എന്നാണ് ബോധിപ്പിക്കുന്നത്. ആനന്ദ സ്വരൂപം എന്ന് പറയുന്നത് തന്റെ സ്വരൂപം. അതിനാണ് ഇവിടെ സത്തെന്നും ചിത്തെന്നും ആനന്ദമെന്നും പറയുന്നത്. അവിടെ അതിനെ വേർതിരിക്കാൻ കഴിയത്തില്ല. അതില് അതിന് തന്റെ അനുഭവമുണ്ട്. തന്റെ അറിവിനവിടെ നിഷേധിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവിടെ ശ്രുതി ഈ അജ്ഞാനം, അജ്ഞാനത്തെ തുടർന്നുള്ള കാലുഷ്യങ്ങളെല്ലാം നിഷേധിക്കുമ്പോൾ ഇവൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ദുഃഖ നിവൃത്തി രൂപത്തിലുള്ള ആനന്ദം, അത് അവനെ ബോധിപ്പിക്കുന്നു. അത് നിത്യപ്രാപ്തമാണ്, നിത്യസിദ്ധമാണ്, അതാണ് നിന്റെ സ്വരൂപമായിരിക്കുന്നത്. അതുകൊണ്ട് ആനന്ദം എന്ന് പറയുന്ന പദം ഉണ്ടാക്കുന്ന തെറ്റായ ബോധം, അതുകൊണ്ടാണ് തന്നെ അറിയുമ്പോൾ ആനന്ദത്തെ അറിയണ്ടേ, അനുഭവിക്കണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാകും. ഈ ശബ്ദങ്ങളിലുള്ള കാര്യം, ആ ശബ്ദങ്ങളെല്ലാം എങ്ങനെ നമ്മൾ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാലം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത്, ഈ അദ്വൈതത്തെ ഗ്രഹിക്കുന്നതിന് ഒരു പ്രാഥമികമായ യോഗ്യത വേണം. പ്രാഥമികമായ യോഗ്യത എന്ന് പറയുന്നത് അവന്റെ അന്തഃക്കരണത്തിന് അതിൻ്റെ ഒരു സംസ്കാരം വേണം. ആ സംസ്കാരം ഇല്ലാത്തവനത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഇത്തരം സംശയങ്ങൾക്കൊന്നും നിലനിൽക്കില്ല. അവിടെ എന്താണ്, കേവലമായ സ്വരൂപത്തെയാണ് ഒരാളെ ബോധിപ്പിച്ചത്. തൻ്റെ സ്വരൂപം എന്താണ്? സച്ചിദാനന്ദമെന്നോ നിത്യശുദ്ധ ശുദ്ധമുക്തമെന്നോ ബോധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നൊന്നും നിവർത്തിക്കാനുമില്ല, അവിടെ ഒന്നും പ്രാപിക്കാനുമില്ല എന്നവന് ബോധ്യം വരുന്നു. അപ്പോൾ ഒന്നും നിവർത്തിക്കാനുമില്ല, ഒന്നും പ്രാപിക്കാനുമില്ലാത്ത ആ സ്ഥിതി തൻ്റെ സ്ഥിതി, അതാണ് തൻ്റെ മുക്തി എന്ന് ഒരുവൻ സ്വയം ബോധിക്കുന്നു. അവിടെയാണ് പ്രാധാന്യം. മുക്തി എന്ന് പറയുന്ന സ്വരൂപമാണ്, അത് രജ്ജു പോലെയാണ്. ഇവിടെ എന്ത് വന്നാലും പോയാലും ഒന്നും അതിനൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ടായാലല്ലോ ഒരാളത് ബോധിക്കണം. എന്നാലേ ഞാനാ മുക്തി എന്ന് പറയുന്നിടത്ത് എത്തത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിന് ഉപദേശത്തിന്റെ ആവശ്യം ഒന്നുമുണ്ട്. രജ്ജുവിനെ പോലെ അവിടെ സംസാരമായാലും ശരി, മുക്തിയായാലും വ്യത്യാസമുണ്ടെങ്കിൽ ഇതിന് ഉപദേശം ഒന്നും. ഉപദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണോ ഇതിങ്ങനെ ഉപദേശിക്കുന്നത്, ശ്രോതാവ് ബോധിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ശ്രോതാവിന്റെ ഭാഗത്ത് മുഖ്യമായി വരുന്ന എന്താണ്? ഈ പറയുന്ന പരമാർത്ഥത്തെ ബോധിക്കാമെന്ന്. ആ പരമാർത്ഥ ബോധത്തോടുകൂടി അജ്ഞാന കാലുഷ്യവും അതിന്റെ കാര്യങ്ങളുമെല്ലാം ഇല്ലാതായി. അപ്പോ ശ്രോതാവ് തന്റെ മുക്തിയെ തിരിച്ചറിയുന്നു. അതൊരു തിരിച്ചറിവാണ്, ഇതാണ് മുക്തി എന്നുള്ളത്. അപ്പോൾ അല്ലാതെ മുക്തി എന്ന് പറയുന്നത് കേവലം ഒരു വ്യാഖ്യാനമല്ല, ശബ്ദങ്ങളെ വ്യാഖ്യാനിച്ച് എടുക്കുന്ന ഒരു കാര്യമുണ്ട്. അയാൾ അത് സ്വയം ബോധ്യപ്പെടലാണ്. അക്കാര്യമാണ് ഭാഷകാരൻ പറയുന്നത്. എന്താണ്, അതിൽ വിശേഷമൊന്നുമില്ല എന്നൊരാളെ ബോധിക്കുന്നതിനില്ല. അവിടെ പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ എന്താണ്, ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാകുമോ, ഇത്തരം ചോദ്യങ്ങളെല്ലാം ആ എങ്ങനെയാണോ ശ്രുതി ബോധിപ്പിച്ചത് അത് ശരിയായ രീതിയിൽ ഗ്രഹിക്കാത്തതുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. അക്കാര്യം അങ്ങനെ ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അത് വീണ്ടും വിശദീകരിക്കേണ്ടി വന്നത്. അതുകൊണ്ടിവിടെ ഈ കാര്യം ഇവിടെ ചർച്ച ചെയ്യാൻ കാരണം, ഒന്ന് ജീവനെക്കുറിച്ച് ചോദിച്ചു, പിന്നെ ബ്രഹ്മത്തെക്കുറിച്ച് ചോദിച്ചു. ഇത് രണ്ടും ഒന്നാണ്. ഭാഷകാരൻ പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. അതങ്ങനെ ഒന്നാകും. ജീവനെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വഭാവം വേറെ, ബ്രഹ്മമെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വഭാവം മറ്റൊന്നാണ്. ജീവനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ജനന മരണങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു, ബ്രഹ്മത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ധർമാധർമ്മങ്ങൾക്കുപരിയായ തത്വത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ചോദ്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം? സൂത്രന്തു അവിദ്യ കൽപിത ജീവപ്രാജ്ഞഭേദ അപേക്ഷയാവും. അപ്പോൾ ഒരുവിൻ്റെ അജ്ഞാനത്തെ ആശ്രയിച്ച് വിഭിന്ന ചോദ്യങ്ങളും വിഭിന്ന സമാധാനങ്ങളും നീക്കുന്നു. അവിദ്യ കൽപിതമായ ജീവൻ, പിന്നെ അതിൽ നിന്ന് മുക്തനായിരിക്കുന്ന പ്രാജ്ഞ, ഇതിനെ ആശ്രയിച്ചിട്ടാണ് ചോദ്യങ്ങൾ പലതും വരുന്നത്. അതാണ് ചോദ്യങ്ങളെല്ലാം വരുന്നത്, സംശയങ്ങളെല്ലാം വരുന്നത് എന്തിനെ ആശ്രയിച്ചിട്ട്? നമ്മളെ ഉപദേശിക്കുന്നു, നമ്മൾ തത്വത്തെ ഗ്രഹിക്കുന്നു. അപ്പോൾ ആ തത്വഗ്രഹണത്തെ ആശ്രയിച്ചിട്ട് ഒരു ചോദ്യങ്ങളും വരുന്നില്ല അവരുടെ. ചോദ്യങ്ങളെല്ലാം വരുന്ന അജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്. ഞാനിത് ഈ തത്വത്തെ ഗ്രഹിച്ചു. അപ്പോൾ ഗ്രഹണത്തെ ആശ്രയിച്ച് ചോദ്യമില്ല. പിന്നെ അജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്, ബോധമില്ലായ്മയെ ആശ്രയിച്ചിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് അത് ഗ്രഹിച്ചവന് പിന്നെ ഇത് വരാത്തത്. ചോദ്യം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചില്ല എന്ന്. ഉപദേശിച്ചിട്ടും ഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താണ്? അതിനുള്ള യോഗ്യത അവന് വന്നിട്ടില്ല. അതിന് പല പല തരത്തിലുള്ള ദോഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിപരീയ ദുരാഗ്രഹം എന്ന് പറയും. അതാണ് ചർച്ച ചെയ്യുന്ന ഒരു ദോഷമാണ്. വിപരീയ ദുരാഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? വിപരീതമായ രീതിയിൽ ഒരാളുടെ മനസ്സ് വിപരീത ബുദ്ധി ഉണ്ടാകാം. കാരണം സർവ്വസാധാരണമാണ് ദേഹബുദ്ധി, എല്ലാവർക്കും ഉള്ളതാണ്. തത്വത്തെ കേട്ട് കഴിഞ്ഞാലും തത്വം കേൾക്കാതിരുന്നാലും എല്ലാ ദേഹത്തിൽ ജ്ഞാനെന്നുള്ള ബോധം വരും. സർവ്വസാധാരണമായി വരുന്നതാണ്, ഇത് സഹജമായി വരുന്നതാണ്. എന്നുവെച്ചാൽ ഇത് ഒരാളുടെ ദുരാഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഒരുവൻ ജനിച്ച് എപ്പോഴാണ് അവൻ്റെ ബോധം ഉറച്ചു വരുന്നത്, വ്യക്തമായി വരുന്നു, ആ സമയം ഇവന് ദേഹത്തിൽ ആത്മബുദ്ധിയും വരുന്നു. ഇങ്ങനെ ഒരു തത്വവിചാരത്തിലേക്ക് വരുന്നവർ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ. അപ്പോൾ ഇതിനപ്പുറം എന്താണ്? ഇത് വിപരീയ ബുദ്ധിയാണ്. ഇത് ശരി ഉപദേശിക്കുന്നു, അയാളെ ബോധിക്കുന്നു, ഇത് ശരിയല്ല എന്നയാൾ ബോധിക്കുന്നു. അപ്പോൾ അയാൾ വിപരീയം നശിച്ചു. അയാൾ പരമാർത്ഥം മനസ്സിലാക്കി, ശരി ഈ ശരീരത്തിൽ വരുന്ന ഈ ദേഹബുദ്ധി വാസ്തവത്തിൽ സത്യമല്ല, എനിക്കങ്ങനെ ഒരു അനുഭവം വരുന്നുണ്ട്, അനുഭവം തുടരുന്നുണ്ട്, പക്ഷെ ഇത് സത്യമല്ലെന്ന് അയാൾ ബോധിക്കുന്നു. അപ്പോൾ അത് സഹജമായി വന്ന ഒരു കാര്യമാണ് വിപരീയം. അതിൻ്റെ പരമാർത്ഥത്തെ അയാൾ ബോധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ശരീരത്തിൽ വരാം, വിപരീയ ബുദ്ധി വരാം. അത് വീണ്ടും വരാം എന്ന് പറയുന്ന എന്തുകൊണ്ട്? ശരീരബോധം എത്ര കാലം ഉണ്ടാവും? അത്രയും കാലം ശരീരത്തിൽ ആത്മബുദ്ധിയും കാണും. ഞാൻ അറിയുന്നുണ്ടല്ലോ, ഞാനെന്ന് എന്നെ അറിയുന്നു, എൻ്റേതെന്ന് അറിയുന്നുണ്ട് എന്നറിയുന്നിടത്തോളം കാലം പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാലും തന്നെയും തന്റേതുമെന്ന് ഇതിനേക്ക് അറിയുന്നിടത്തോളം കാലം അറിവ് ഇല്ലാതാകുന്നുമല്ല. അത് സത്യമല്ല എന്ന് ബോധിക്കുക എന്നുള്ളതല്ലാതെ അത്തരം അറിവുകളെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഈ ജാഗ്രത അനുഭവത്തെ നിലനിർത്തുന്നത്? അതിന് വിപരീയം എന്ന് പറയും. വിപരീയ ദുരാഗ്രഹം എങ്ങനെയാണ്? അങ്ങനെ ഒരു വിപരീയ ബുദ്ധി ഉണ്ടായതിനു ശേഷം അതിനെ തുടർന്നു വരുന്ന കാര്യങ്ങളിൽ സ്വയം സങ്കല്പിച്ച് ദൃഢമായി ബുദ്ധി വയ്ക്കുക. തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാലും തത്വത്തിന് വിരോധിയായി വരുന്ന കാര്യങ്ങളിൽ ബോധപൂർവം തന്റെ ബുദ്ധി വയ്ക്കാനാണ് ദുരാഗ്രഹം എന്ന് പറയും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് ധരിക്കുന്നു, ഒരു വൈദികൻ ധരിക്കുന്നു, ആത്മാവ് അകർത്താവാണ് ഭോക്താവാണ്. ഈ ജന്മം മരണം എന്ന് പറയുന്നത് സത്യമല്ല, ജനന മരണങ്ങൾ തന്നെ സംഭവിക്കുന്നില്ല. പക്ഷേ അയാൾക്ക് വൈദികമായ കർമ്മങ്ങൾ ചെയ്യണം. വൈദികമായ കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ അറിയണം, ഞാൻ കർത്താവാണ് ഭോക്താവാണ്. കാരണം കർത്താവായിരിക്കുന്ന തനിക്ക് മരണശേഷം ഭോക്താവായി മാറുമ്പോൾ അവിടെ ഭുജിക്കുന്നതിനുള്ള ഫലങ്ങൾ വേണം. അതിനു വേണ്ടിയിട്ടാണ് താനും കൂടെ കർമ്മം ചെയ്യുന്നത്. അയാൾ ശ്രുതിയിൽ നിന്ന് തന്നെ മനസ്സിലായി, എനിക്ക് ഞാൻ കർമ്മമോ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നവനോ അല്ല, എന്നാൽ കർമ്മവും കർമ്മഫലങ്ങളുമില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രുതിയിൽ നിന്ന് തന്നെ മനസ്സിലായി. പക്ഷേ വീണ്ടും എന്തു വരുന്നു? അയാൾക്ക് ദേഹാത്മബുദ്ധി വരുന്നു. ആ ദേഹാത്മബുദ്ധി വന്നിട്ട് അയാൾ കർമ്മത്തിൽ ഏർപ്പെടുന്നു. ഇത് ഇവിടെ എന്താ പറയുന്നത്? വിവേകം പറയുന്നത് അത്തരം ദേഹാത്മബുദ്ധി, ദേഹാത്മബുദ്ധിയെ തുടർന്ന് വരുന്ന കർമ്മ പ്രവൃത്തികൾ, ദേഹാത്മബുദ്ധിയോടുകൂടി ചെയ്യേണ്ടി വരുന്ന പ്രവൃത്തികൾ, അത് ഒഴിവാക്കണം. കാരണം ആത്മാവ് അകർത്താവാണ് അഭോക്താവാണ് എന്ന് ബോധിച്ചവരുവന് പിന്നെ ആത്മാവ് കർത്താവാണെന്നുള്ള ബോധത്തോടുകൂടി കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തൊരു ജന്മത്തിൽ ഫലത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യേണ്ട കാര്യമില്ല. കാരണം അയാളത് ബോധിച്ചു കഴിഞ്ഞു, അത് കർത്താവല്ല. കർമ്മം ചെയ്യേണ്ടി വന്നാലോ അയാൾക്ക് വീണ്ടും സങ്കല്പിക്കേണ്ടി വരും, ഞാൻ ഇതാ ഈ കർമ്മം ചെയ്യുന്നവനാണ്, എനിക്ക് ഈ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കണം എന്നിങ്ങനെ സ്വയം സങ്കല്പിക്കേണ്ടി വരും. അത് താൻ ഗ്രഹിച്ച തത്വത്തിന് വിരുദ്ധമാണ്. താൻ ധരിച്ചിരിക്കുന്ന എന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? ഓ അപ്പൊ താൻ ധരിച്ചിരിക്കുന്ന ആ തത്വത്തിന് വിരുദ്ധമാണ്. ഏതൊരു തത്വത്തെയാണോ താൻ ധരിച്ചിരിക്കുന്നത്, തന്റെ സ്വരൂപത്തെ സംബന്ധിച്ച് ആ തത്വത്തിന് വിരുദ്ധമാണ്. അങ്ങനെ താൻ അകർത്താവാണ് അഭോക്താവാണ് എന്നുള്ള തന്റെ ബോധത്തിന് വിരുദ്ധമായിട്ട് താൻ കർത്താവാണ് എന്ന്, ആത്മാവിന് കർത്താവാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യേണ്ടി വരുന്നു. ഇത് തത്വവിരുദ്ധമായ കാര്യം. പക്ഷെ ഒരാൾക്ക് എന്ത് വരുന്നു? അത് ചെയ്തേ മതിയാവും. ഇതാണ് അസഹജമായി സംഭവിക്കുന്നതല്ല. അതെന്താണ്? തത്വം എന്ന് ബോധിച്ചു, പക്ഷെ വീണ്ടും ആത്മാവ് കർത്താവാണെന്നുള്ള ബോധത്തോടുകൂടി കർമ്മം ചെയ്യേണ്ടി വരുന്നു. ഇത് ദുരാഗ്രഹം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദുരാഗ്രഹം വരും. എന്താ നിങ്ങളത് ചെയ്യുന്നത്? നിങ്ങൾ തത്വത്തെ മനസ്സിലാക്കില്ലേ? മനസ്സിലായി. ആത്മാവ് കർത്താവല്ല എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. പക്ഷെ വീണ്ടും ആത്മാവ് കർത്താവാണ് എന്നുള്ള ബോധത്തോടുകൂടി നിങ്ങൾ എന്തെങ്കിലും കർമ്മം ചെയ്യണം. അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അത് ഞാൻ ചെയ്യാൻ നിർബന്ധിതനായിത്തീരുന്നു. ദുരാഗ്രഹം. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നതാണ് തുടക്കത്തിൽ ഭാഷകാരൻ പറഞ്ഞത്, ഈ തത്വത്തെ ശ്രവിക്കുന്നതിനുള്ള യോഗ്യതകൾ വേണം, പ്രാഥമികമായ യോഗ്യതകൾ വേണം. അല്ലാത്ത ഒരുവൻ ഗ്രഹിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ ഇത്തരം ദുരാഗ്രഹങ്ങളിൽ നിന്ന് അവന് വിടാൻ പറ്റത്തില്ല. ഇത്തരം ദുരാഗ്രഹങ്ങൾ ഈ തത്വത്തെ ഗ്രഹിച്ചവൻ എങ്ങനെയാണോ കർമ്മമെന്ന് പറയുന്ന ഒരു ഉപായം, എന്തിന് അയാൾ ആഗ്രഹിക്കുന്നു മരണശേഷം സ്വർഗസുഖത്തെ അനുഭവിക്കുന്നു. അപ്പൊ ആ സ്വർഗസുഖത്തെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് താൻ കർത്താവാണെന്നുള്ള സങ്കല്പത്തോടെ വീണ്ടും കർമ്മം ചെയ്യുന്നു. എന്തുകൊണ്ടാണത്? ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള എങ്ങനെ അജ്ഞാനം അജ്ഞാനത്തെ തുടർന്ന് വരുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നിശേഷം മാറത്തക്ക രീതിയിലുള്ള തത്വഗ്രഹണം സംഭവിക്കുന്നുണ്ട്. പിന്നെ അയാൾ എങ്ങനെ തത്വഗ്രഹണം സംഭവിച്ചത് സംഭവിച്ചു, പക്ഷെ അതോടൊപ്പം തന്നെ അയാൾ അജ്ഞാന വിവരങ്ങളെല്ലാം നിൽക്കുന്നു. അത് പറഞ്ഞല്ലോ, തത്വത്തെ ഗ്രഹിച്ചാൽ ഇതെല്ലാം കൂടെ വരാം. അത് മാറത്തക്ക രീതിയിലുള്ള യോഗ്യത അയാളില്ല. അതുകൊണ്ട് ശരീരവ്യതിരിക്തമായ ആത്മാവിനെ അറിഞ്ഞിട്ടും അതിനെ കടത്താവെന്ന് വിചാരിച്ച് വീണ്ടും കർമ്മത്തിന്റെ സങ്കല്പം ചെയ്ത് അയാൾ വീണ്ടും കർമ്മഫലത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. അവിടെ എന്താണ്, ഒരു സാധ്യമുണ്ട്, സ്വർഗം അല്ലെങ്കിൽ സുഖം എന്ന് പറയുന്ന ഒരു സാധ്യം, അതിനൊരു സാധനമുണ്ടെന്നാണ് കർമ്മം. അപ്പൊ തത്വത്തെ ബോധിച്ചവനും വീണ്ടും ഇങ്ങനെയുള്ള സാധന സാധ്യ വ്യൂഹത്തിൽപ്പെടുന്നു. ഒരു സാധ്യത്തെ സാധിക്കുന്നു, അതിനു വേണ്ടിയിട്ട് ഇന്ന സാധനമാണെന്നുള്ള ചിന്തയോടുകൂടി പെടുന്നു. എന്താ കാരണം? ശരിയായ യോഗ്യത അയാൾക്കുണ്ടാകാത്ത കൊണ്ടാണ്. വൈദികനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിധിപ്രകാരം വേദം അധ്യയനം ചെയ്തു, വേദാംഗങ്ങളോടുകൂടി വേദം അധ്യയനം ചെയ്തു. അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശബ്ദവിത്പത്തി അനുസരിച്ച് അയാൾക്ക് ബോധമുണ്ടാകണം. തത്വമസി എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറൊരു ബോധം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെ അയാൾ സാധന ചതുഷ്ടയ സമ്പന്നനല്ലാത്തതുകൊണ്ട് അയാളുടെ ബോധത്തോടൊപ്പം അജ്ഞാന സംശയ വിപര്യങ്ങൾ കൂടെ നിലനിൽക്കുന്നതുകൊണ്ട് അതിന് വിധേയമായി ഒരാൾ എങ്ങനെയാണോ ദുരാഗ്രഹത്തിൽപ്പെട്ട് അയാൾ വീണ്ടും സാധന സാധ്യ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. ഇത് എങ്ങനെ വൈദികന് സംഭവിക്കുന്നതുപോലെ എല്ലാവർക്കും സംഭവിക്കും. അത് എന്തായിരിക്കും? അങ്ങനെയുള്ള ഒരു വിശേഷ യോഗ്യതയെന്ന് പറയുന്നത് ചിലപ്പോൾ അയാൾ വിപരീയം ദൃഢമായിരിക്കും, മറ്റൊന്നും വേണമെന്നില്ല. മറ്റ് സാധ്യ സാധന മാർഗങ്ങളിലൂടെ അയാളുടെ ബുദ്ധി ഉറച്ചിരിക്കും, ദൃഢമായിരിക്കും, അത് മാറ്റാൻ കഴിയത്തില്ല. അപ്പോൾ അയാളെന്ത് പറയും? വൈദികൻ പറയുന്ന പോലെ തന്നെ പറയും, ആ തത്വം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് കർമ്മം വിടാൻ വയ്യ. അതുപോലെ ഇവിടെയും പറയും, എന്താണ് വിപരീയ ബുദ്ധി ഉറച്ചവരും പറയും, എനിക്ക് തത്വം എന്താണെന്ന് മനസ്സിലായി, പക്ഷെ എനിക്ക് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന സാധ്യ സാധന മാർഗങ്ങളെ ഉപായങ്ങളെ എനിക്ക് പരിത്യജിക്കാൻ കഴിയുന്നില്ല. ഇതെന്തുകൊണ്ട്? അദ്വൈതത്തെ ഗ്രഹിക്കുന്നതിനുള്ള ശരിയായ യോഗ്യതയില്ലാത്തതുകൊണ്ട് വിപരീയം അയാളിൽ ദൃഢമായിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അതിനാണ് പറയുന്നത് വിപരീയ ദുരാഗ്രഹം. വിപരീയ ദുരാഗ്രഹമുള്ളവന് തത്വത്തെ എത്ര ശ്രവിച്ചാലും അവന് തത്വബോധത്തിൽ ചിരപ്രതിഷ്ഠ നേടാൻ കഴിയത്തില്ല, അതിന് നിഷ്ഠ നേടാൻ കഴിയത്തില്ല, അവന് സാധന സാധ്യമാർഗങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ സഹജമായി അത് സംഭവിക്കത്തില്ല. വീണ്ടും അവനൊരു ദുരാഗ്രഹം വന്നിട്ട് അവൻ അദ്വൈത തത്വത്തിന് വിരുദ്ധമായ, താൻ അകർത്താവാണ് അഭോക്താവാണ് എന്നുള്ള ബോധത്തിന് വിരുദ്ധമായ സാധ്യ സാധന മാർഗങ്ങളിലേക്ക് ഒരുവൻ പോകും. അതുകൊണ്ട് തത്വത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്ന ഒന്ന്, അങ്ങനെ തത്വഗ്രഹണത്തിന് ശേഷം ആ വിപര്യങ്ങൾ മാറുക എന്ന് പറയുന്ന മറ്റൊരു കാര്യം. ഇത് രണ്ടും സംഭവിക്കും. എന്നാലേ ഈ ദുരാഗ്രഹത്തിൽ നിന്ന് ഒരാൾക്ക് മോചനമാണ്. അല്ലാത്ത കാലം അതിൽ നിന്ന് മോചനം സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ശ്രുതി എന്താണ് താല്പര്യപ്പെടുന്നത്? അവിദ്യയെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അജ്ഞാന സംശയ വിപര്യം അതിനെ എല്ലാം നിഷേധിക്കുക. അതിനെല്ലാം നിഷേധിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ജീവനും പ്രാജ്ഞനും തമ്മിലുള്ള അഭേദത്തെ ബോധിപ്പിക്കും. ആ അഭേദത്തെ ശരിയായി ബോധിക്കുന്ന ഒരുവനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ അവൻ എങ്ങനെ ബോധിക്കുന്നു? ജീവപ്രാജ്ഞ ഭേദത്തിലല്ല, ജീവപ്രാജ്ഞൻ എന്നുള്ള ഭേദമില്ലാതെ തന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മുമ്പും പിമ്പും വ്യത്യാസമൊന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം കർത്തവ്യശേഷം ആയിട്ടൊന്നും ശേഷിക്കുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം വിപര്യം ഇല്ലാന്ന് മാത്രമല്ല വിപര്യ ദുരാഗ്രഹവുമില്ല. അവൻ വീണ്ടും എന്താണോ ഈ സാധ്യ സാധന വ്യൂഹത്തിൽ പെടുന്നില്ല. ഈ സാധ്യ സാധന വ്യൂഹം എന്ന് പറയുമ്പോൾ സംസാരമാണ്. താൻ എന്തെങ്കിലും ഒരു സാധന അനുഷ്ഠിക്കുന്നു എന്തെങ്കിലും ഒരു സാധ്യത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അവനെന്താണോ സാധ്യത്തെ പ്രാപിക്കാൻ വേണ്ടി യത്നിക്കുന്നു. അവിടെയും എന്ത് സംഭവിക്കുന്നു? ജീവന്റെ ഗതി അതിനാണ് പറയുന്നത് ഊർധ്വഗതി. അത് അധോഗതിയല്ല, ഊർധ്വഗതിയാണ്. പക്ഷെ അവൻ മുക്തനാണ്. മുക്തിയിലെന്താണോ അവന് സാധ്യ സാധന അനുഷ്ഠാനങ്ങളില്ല, അവന്റെ ജീവന് ഗതി സംഭവിക്കുന്നില്ല. തത്ര പ്രാണ നവക്രാമന്തി എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോ ഇവിടെ പറയുന്ന അങ്ങനെയുള്ള ഉത്ക്രമണത്തിനുള്ള ഉപായങ്ങളെ കുറിച്ചല്ല, മറിച്ച് പിന്നീടൊന്നുമില്ല, മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള തത്വജ്ഞാനിയുടെ ബോധത്തെ കുറിച്ചാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ഒരുപാട് പൂർവശങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ഭാഷകാരം കൊണ്ടെത്തിക്കുന്ന ആ പരമമായ തത്വത്തിലാണ് അത്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഏകത്വവിഹി ആത്മവിശേഷ്യ പ്രശ്നസ്യ പ്രായണാവസ്ഥയാം ദേഹവ്യതിരിക്ത അസ്തിത്വം മാത്ര വിചികിത്സനാൽ കർത്തൃത്വാദി സംസാര സ്വഭാവ അനപോഹനാച്ച പൂർവസ്യ പര്യായസ്യ ജീവവിഷയത്വം പ്രേക്ഷത. ഇവിടെ ക്രമേണ ക്രമേണ തത്വത്തിലെത്തിക്കുകയാണ്. പറയുന്ന ആദ്യം എന്താണ്? ഈ ശരീരബുദ്ധിയോട് കൂടിയിരിക്കുന്നു, അവന് വേറെ ചിന്തയൊന്നുമില്ല, ശരീരബുദ്ധിയിലിരിക്കുന്നു. ക്രമേണ ശരീരത്തിൽ നിന്നും ഭിന്നമായ ഒരാത്മാവുണ്ടെന്ന് ബോധിപ്പിക്കുന്നു. അങ്ങനെ ബോധിപ്പിക്കുന്ന സ്വാഭാവികമായിട്ടും ആ ശരീരഭിന്നമായ ഞാനാണ് കർത്താവും ഭോക്താവുമായിരിക്കുന്നതെന്ന് ബോധിപ്പിക്കുന്നു. അങ്ങനെയുള്ള തനിക്ക് വേണ്ടി പിന്നെ അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു, സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു. അങ്ങനെയുള്ള തന്റെ മുക്തിക്ക് വേണ്ടി അവൻ പരിശ്രമിക്കുന്നു. അതാണ് തുടക്കം. അപ്പൊ അവിടെ ചർച്ച എന്ന് പറയുന്നത് ജീവന് നിൽക്കുന്നേ ഉള്ളൂ. ഏതൊരു കാലം വരെ ഒരുവൻ തന്റെ മുക്തിക്ക് വേണ്ടി അവൻ പരിശ്രമിക്കുന്നു, അത്രയും കാലം അവൻ ജീവഭാവത്തിലാണ്, പരമാത്മഭാവത്തിലല്ല. ദേഹവ്യതിരിക്തമായ ഒരു ജീവന്റെ ആ ഒരു ഭാവത്തിൽ അവൻ എന്താണ്, അവന് വിപര്യങ്ങളെല്ലാം മാറി എന്ന് തോന്നിയാലും അത് മാറാതിരിക്കും. മാറാതിരിക്കുക മാത്രമല്ല, അവൻ വിപരീയത്തിൽ നിന്നും വിപരീയത്തിന്റെ ദുരാഗ്രഹത്തിലേക്ക് പോകാതൊക്കെ സംഭവിക്കും. അപ്പൊ ആദ്യത്തെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ജീവവിഷയമായ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അതിലിതെല്ലാം ഉൾപ്പെടും. നേരത്തെ പറഞ്ഞല്ലോ ജീവഭാവം, അതിനെ പൂർണ്ണമായും നിഷേധിച്ചിട്ടാണ് ഒടുവിൽ പരമാത്മഭാവത്തെ ബോധിപ്പിക്കുന്നത്. രണ്ടും കൂട്ടിക്കെട്ടാൻ പാടില്ല. പരമാത്മഭാവത്തിൽ എന്താണ്? അവിടെ പിന്നെ പ്രത്യേകിച്ച് സാധന സാധ്യങ്ങളൊന്നും നിർദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട്? എങ്ങനെയാണോ ഈ ജീവൻ അനാദിയായിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ സംസാരത്തെ കുറിച്ച് ഭാഷകാരം പറഞ്ഞത് ഇത് അനന്തമാണ്. ഈ സാധനാസാധ്യ മാർഗത്തിൽപ്പെട്ടിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കും, ഇത് അവസാനമില്ല. സംസാരത്തെ അനാദിയായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനന്തതയും നിഷേധിക്കാൻ പറ്റത്തില്ല. മറിച്ച് എന്താണ്, ഇത് അനാദ്യ അനന്ത ശൂന്യമാണ് എന്നവൻ ബോധിക്കുന്നു. അവിടെ അനാദിയും നിഷേധിക്കുന്നു, അനന്തത്തെയും നിഷേധിക്കുന്നു. അതാണ് പരമാർത്ഥം. അതാണ് അടുത്ത അന്യത്ര ധർമ്മാ അന്യത്ര അധർമ്മാ. ഒന്ന് ജീവത്വത്തെ നിലനിർത്തിക്കൊണ്ട് ചിന്തിക്കുന്നു, മറ്റൊന്ന് ജീവത്വത്തെ നിഷേധിച്ചുകൊണ്ട് ചിന്തിക്കുന്നു. ആദ്യത്തെ അതിനെ കുറിച്ചാണ് പറയുന്നത് എന്താണ്, അവിദ്യാകൽപിത ജീവപ്രാജ്ഞഭേദാഭാഷ യോജയിതവും. ആദ്യ ഭാഗത്തെ അങ്ങനെ ജീവപ്രാജ്ഞഭേദത്തെ പരമാത്മതത്വത്തെയും ജീവനെയും രണ്ടായി കാണുന്നതാണ്. അവനെ ആശ്രയിച്ച് ആദ്യത്തെ ചോദ്യത്തെ മനസ്സിലാക്കണം. എങ്ങനെ ഏകത്വവി, പരമാർത്ഥത്തിൽ ഏകത്വമാണ്, പക്ഷെ അവൻ കേട്ടതും ഏകത്വത്വമാണ് തത്വമാസി. പക്ഷെ അത് അവന്റെ പൂർണ്ണ രീതിയിൽ ഗ്രഹിക്കുന്നതിന് അവന് യോഗ്യതയില്ല. അതുകൊണ്ട് അത് കേട്ടിട്ടും ഗ്രഹിച്ചിട്ടും അത് അദ്വൈതത്തിലെ ഒരു പ്രധാനമായ സിദ്ധാന്തമാണ്. ഒരുവനെ ഉപദേശിക്കുന്നു തത്വമസിന്നോ അഹം ബ്രഹ്മാസ്മിന്നോ അത് ഏതെങ്കിലും എന്തുപദേശിച്ചാലും ശരി. അപ്പോ ആ ഉപദേശത്തിൽ നിന്ന് അവന്റെ ഉള്ളിൽ വരേണ്ട ബോധത്തെ തടയാൻ ഈ ലോകത്തിലൊരു ശക്തിക്ക് സാധ്യമുണ്ട്, അവന് സാധ്യമുണ്ട്. ബോധവും ഉണ്ടായാലേ പറ്റും. ഒരുവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്ന നീ രാമനാണെന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ബോധത്തെ നമുക്ക് തടയാൻ പറ്റത്തില്ല. രാമനാണെന്ന ബോധം ഉണ്ടായേ ചെയ്തു. എപ്പോഴാണോ ആ ശബ്ദവും അവന്റെ ശ്രവണേന്ദ്രിയുമായ സംബന്ധം ഉണ്ടാകുന്നത്, അവന്റെ മനസ്സ് എപ്പോഴാണോ അവനെ ഗ്രഹിക്കുന്നത്, അവന്റെ ഉള്ളിൽ ബോധം ഉണ്ടായേ പറ്റും. അതുപോലെ ശ്രുതിവാക്യങ്ങളിൽ നിന്ന് വ്യുത്പന്നനായ ഒരുവന്, ശബ്ദാർത്ഥ സംബന്ധത്തെ അറിയുന്ന ഒരുവന് ബോധമുണ്ടായാലേ പറ്റും എന്താ ഉപദേശിച്ചത്. പക്ഷെ എന്നാൽ ഇവിടെ എന്താണ്, പരമാർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അവന് അല്പം ചില യോഗ്യതകളൂടെ വേണം. അതിനോട് വിശേഷമായി പറയും. അല്ലാതെ ബോധമുണ്ടാകത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭാഷയിൽ പറയുന്നത്. എന്താണ് ശ്രവണ മാത്രേണ, ശ്രവണം കൊണ്ട് തന്നെ ഒരാൾക്ക് ബോധമുണ്ടാകുന്നു. തുടർന്നു വരുന്ന വിപര്യാദി ദോഷങ്ങളുടെ അളവ് ഏറെയും കുറഞ്ഞു വിരിക്കും. എങ്ങനെ? അവന്റെ യോഗ്യത അനുസരിച്ച്. അല്ല, ബോധമുണ്ടാകാതിരിക്കത്തില്ല. ചിലപ്പോൾ അത് വിരോധനുണ്ടായതുപോലെ ആയിരിക്കും, ചിലപ്പോൾ അത് ഇന്ദ്രനുണ്ടായതുപോലെ ആയിരിക്കും. ഏത് തരത്തിലായാലും ശരി, ബോധമുണ്ടായേ തീരും. ആദ്യം ആ ജീവഭാവത്തെ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ ഉപദേശിക്കുന്നു. പറയുന്നു, ഏകത്വേവി ആത്മവിശേഷ പ്രശ്നസ്യ പ്രായണാവസ്ഥായാം ദേഹവ്യതിരിക്ത അസ്തിത്വ മാത്ര വിചികിത്സന. അവിടെ ചോദിച്ചത് ഇതാണ്, മരണശേഷമുണ്ടോ? ആദ്യവന് സമാധാനം പറഞ്ഞു, ഉണ്ട്, മരണശേഷമുണ്ട്, ആത്മാവ് നിലനിൽക്കുന്നു. അനുപ്രായണാവസ്ഥയ മരണാവസ്ഥയിൽ ദേഹവ്യതിരിക്തമായ ആത്മാവിന്റെ അസ്തിത്വ മാത്ര വിചികിത്സന, അതിനെ കുറിച്ചാണ് സംശയമുണ്ടായത്. കർത്തൃത്വാദി സംസാര സ്വഭാവ അനപോഹ. പക്ഷെ അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ ശരീരത്തിൽ നിന്നും വ്യതിരിക്തമായ ഒരു ആത്മാവുണ്ട്, മരണശേഷം അത് നശിക്കുന്നില്ല എന്ന് ബോധിപ്പിക്കുമ്പോൾ അത് ബോധിക്കുന്നു സ്വാഭാവികമായിട്ട് ഞാൻ എങ്ങനെയാണോ ഇപ്പോൾ കർത്താവായും ഭോക്താവായും ഇരിക്കുന്നത്, മരണശേഷവും ഞാൻ അങ്ങനെ തന്നെ ഇരിക്കും, അതുകൊണ്ട് എനിക്ക് മരണശേഷം സ്വർഗത്തിൽ പോയി സുഖത്തെ അനുഭവിക്കണം എന്ന് ചിന്തിക്കും. അപ്പം അവിടെ ജീവനെ ബോധിപ്പിക്കുമ്പോൾ അതിൻ്റെ ജീവന്റെ പരമാർത്ഥ സ്ഥിതി ഒരാൾ ബോധിക്കണമെന്നില്ല. ചോദിക്കുന്ന അതാണല്ലോ, മരണശേഷമുണ്ടോ? ഉണ്ട്. അത് സംസാരധർമ്മത്തെ നിഷേധിച്ചിട്ടല്ല ആദ്യം ബോധിപ്പിച്ചത്. ചോദ്യകർത്താവിന്റെ മനസ്സിലിരിക്കുന്ന ആ ഭ്രാന്തികൾക്ക് അനുകൂലമായി ബോധിപ്പിച്ചു, നിഷേധിക്കാതെ. അതാണ് അപോഹനാദ്. കർത്തൃത്വാദി സംസാര സ്വഭാവ അപോഹനാച്ച പൂർവസ്യ പര്യായ ആദ്യത്തെ തവണ. പര്യായം എന്ന് പറയുമ്പോൾ തവണ, മലയാളത്തിലെ പര്യായമുണ്ട്. ജീവവിഷയത്വം ഉത്പ്രേക്ഷതേ, അത് ആദ്യത്തെ ചോദ്യം ഉന്നയിക്കുന്നത് ജീവവിഷയമായിട്ടാണ്. ദേഹവ്യതിരിക്ത ഉത്തരസ്യത്വം, അടുത്തോ കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് യമദേവൻ എന്ത് ചെയ്യുന്നു? ധർമാദി അധിയ സങ്കീർത്തനാ പ്രാജ്ഞവിഷയത്വം ഇതി. അടുത്തെന്ത് പറയുന്നു? ധർമാധർമ്മങ്ങൾക്ക് ഉപരിയാണ് അവിടെ ധർമാതി അതീതമായ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു, ജീവനല്ല പരതത്വത്തെ. ആദ്യം പറഞ്ഞത് ആര് ബോധിക്കും? ആർക്കാണ് ശബ്ദവിത്പത്തിയുള്ളവൻ, ശബ്ദവിത്പത്തിയുള്ള വൈദികൻ ബോധിക്കും. രണ്ടാമത് പറഞ്ഞല്ലോ, ഭാഷകാരൻ പറഞ്ഞ യോഗ്യതയുള്ളവൻ ബോധിക്കും. ആ യോഗ്യതയുള്ളവനെ ബോധിക്കാൻ പറ്റും. അങ്ങനെ യോഗ്യത ഉള്ളതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് പറയുന്നത്. ഉത്തരസ്യതു ധർമാദി അത്യ സങ്കീർത്തന, ധർമാദി ശൂന്യമായ തത്വത്തെ ബോധിപ്പിക്കുന്നു. പ്രജ്ഞ വിഷയത്വം, അവനെ സംബന്ധിച്ചിടത്തോളം വിപര്യം ഉണ്ടാകത്തില്ല, വിപര്യത്തിൽ ദുരാഗ്രഹം ഉണ്ടാകത്തില്ല, കാരണം അവനാ യോഗ്യതകളുണ്ട്. ആദ്യം ബോധിച്ചവനാണെങ്കിലോ ആത്മാവ് നിർഗുണമാണ്, നിരാകാരമാണ്, നിത്യമാണ്, ശുദ്ധമാണ്, ഭുക്തമാണെന്ന് പറയാം, അങ്ങനെ തന്നെ ബോധിക്കും. ശുദ്ധമെന്ന് പറഞ്ഞാൽ അശുദ്ധമൊന്നും ബോധിക്കാൻ പറ്റില്ല. ശുദ്ധമെന്ന് തന്നെ ബോധിക്കും. പക്ഷേ അങ്ങനെ ബോധിച്ചാലും അവൻ വീണ്ടും പറയും, എനിക്ക് ഞാൻ ശുദ്ധം തന്നെ പറഞ്ഞൊക്കെ കേട്ടു മനസ്സിലായി, പക്ഷെ എനിക്ക് സ്വർഗത്തിൽ പോകണം. അങ്ങനെ ചിന്തിക്കും, അങ്ങനെ ചിന്തിച്ചു. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു, അവിടെ വിപരീയം ഇരിക്കുന്നു. വിപരീയം മാത്രമല്ല, അത് ദുരാഗ്രഹവും വരുന്നു. എന്ത് മൂഢതയാണ് തന്നെ ഉറച്ചിരിക്കുന്നു, അത് അവനൊരിക്കലും പെടാൻ പറ്റില്ല. തത്വത്തിന്റെ വെളിച്ചം അതിന്റെ യഥാർത്ഥമായി അവന്റെ ഉള്ളിൽ പ്രകാശിക്കത്തില്ല. സാധാരണ എല്ലായിടത്തും അത് അസംഭവിക്കുന്നു. പിന്നെ അവന്റെ വിപരീയങ്ങൾക്കനുസരിച്ച് പോകണം. തത്വം ശ്രവിച്ചു, എന്നാൽ വിപരീയത്തിനനുസരിച്ച് അവൻ പ്രവർത്തിക്കണം. അതിനുള്ള ന്യായീകരണം കണ്ടുപിടിക്കും, അതിനുള്ള യുക്തികൾ കണ്ടുപിടിക്കും, ഉള്ള തത്വചിന്ത കണ്ടുപിടിക്കും. അതും ഒരു മീമാംസയാണ്. അതാണ് വൈദികൻ ശ്രവിച്ചതിന് ശേഷവും ആത്മാവ് ശുദ്ധമാണ് എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്ന. എന്താ, വൈദികൻ കേൾക്കാത്തതുകൊണ്ടാണോ? കേട്ടു, കേട്ടിട്ട് വീണ്ടും അവൻ മീമാംസയുണ്ടാക്കുന്നു. എന്തിനു വേണ്ടി? കർമ്മത്തെക്കുറിച്ച്, കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച്, കർത്താവായ ആത്മാവിനെ കുറിച്ച്, ഉപഭോക്താവായ ആത്മാവിനെ കുറിച്ച്. അവിടെ ദുരാഗ്രഹമാണ് സംഭവിക്കുന്നത്. ഒരാൾക്കത് വിടാൻ പറ്റത്തില്ല. അതിനവന്റെ സംസ്കാരവും പോലെ ആ രണ്ടും നമ്മളെ വ്യത്യാസം പറയണം. ഉത്തരസ്യത്തോ, മറിച്ച് ശരിയായ രീതി തത്വത്തെ ബോധിക്കുമ്പോൾ, യോഗ്യതകളും ആ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ ധർമാദ്യത്തെ സംഗീത പ്രജ്ഞ വിഷയത്തും അവിടെ പരമാർത്ഥത്തെയാണ് ബോധിക്കുന്നത്. പിന്നെ അവന്റെ ബുദ്ധി വ്യതിചലിക്കത്തില്ല. അപ്പോൾ ഇത് ആത്യന്തികമായി ഉപദേശത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതിലുപരിയായി ശ്രോതാവിനെ ആശ്രയിച്ചിരിക്കുന്നു. തദശ്ച യുക്ത അഗ്നി ജീവ പരമാത്മ കൽപ്പന. അതുകൊണ്ട് എപ്പോഴും വരുന്ന ഇതാണ്. ശ്രുതിയിലായാലും ശരി, ലൗകികമായ ഉപദേശങ്ങളിലായാലും ശരി, മഹാത്മാക്കൾ ഉപദേശിക്കുന്നു, അവര് പരമമായ തത്വത്തെ പറയുന്നു, പിന്നെ ലൗകികമായ മനുഷ്യന് ചേരുന്ന കാര്യങ്ങളെ പറയുന്നു, കർമ്മത്തെക്കുറിച്ച് പറയുന്നു, കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു, ഭക്തിയെക്കുറിച്ച് പറയുന്നു, പരമമായ തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. ശ്രുതി അത് തന്നെ ചെയ്യുന്നു. അഗ്നി, അഗ്നിവിദ്യയെക്കുറിച്ച് പറഞ്ഞു, കർമ്മത്തെക്കുറിച്ച്, ഉപാസനകളെക്കുറിച്ച് പറഞ്ഞു, പിന്നെ അതിനൊന്നും മാറി ജീവനെക്കുറിച്ച് പറഞ്ഞു, അതിനൊന്നും മാറി പരമാത്മ തത്വത്തെയും പറഞ്ഞു. അപ്പൊ ഇത്തരം കൽപ്പനകൾ ലോകത്തിലായാലും ശരി, ശ്രുതിയിലായാലും ശരി, എന്തുകൊണ്ട് നിലനിൽക്കുന്നു ഈ കൽപ്പനകൾ? കാരണം പരമാർത്ഥത്തെക്കുറിച്ച് ബോധിപ്പിച്ചാലും അതൊരു കൽപ്പനയാണ്. ബോധിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ആ തത്വത്തെ ബോധിപ്പിക്കുന്നതിനും അവന് ശബ്ദത്തെ ആശ്രയിക്കേണ്ടി വരുന്നു, ശരീരത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ശരീരത്തെ ആശ്രയിച്ചുകൊണ്ട് തത്വത്തെ ബോധിപ്പിക്കുന്നു, ശരീരത്തെ ആശ്രയിച്ചുകൊണ്ട് ശ്രോതാവ് ശ്രദ്ധിക്കുന്നു. ശരീരത്തെ ആശ്രയിച്ചാൽ മതിയോ? കർണങ്ങളെ ആശ്രയിക്കണം, ശ്രോത്രാദി കർണങ്ങൾ. മനസ്സെന്ന് പറയുന്ന അന്തരിന്ദ്രിയത്തെ ആശ്രയിക്കണം. ഇത്തരം പരമാർത്ഥമല്ലാത്ത വസ്തുക്കളെ, കാൽപ്പനികമായ വസ്തുക്കളെ ആശ്രയിച്ചുകൊണ്ട് ഉപദേശിക്കുമ്പോൾ, ഉപദേശങ്ങളും കൽപ്പനയാണ്. അതുകൊണ്ടാണ് അതിനെ കൽപ്പന എന്ന് പറയുന്നത്. ശ്രുതി ഉപദേശിച്ചാലും ശരി, ഗുരു ഉപദേശിച്ചാലും ശരി, പക്ഷെ ഇവിടെയെല്ലാം ഈ ഉപദേശത്തിൽ ഇങ്ങനെയുള്ള വൈചിത്രമുണ്ട്. പരമാർത്ഥമാണ് സത്യമെങ്കിൽ അത് മാത്രം ഉപദേശിച്ചാൽ പോരെ എന്ന് ചോദിക്കാൻ പാടും. അധികാരികളിൽ വൈഷമ്യമുണ്ട്, ഭേദമുണ്ട്. ആ അധികാരികളിലുള്ള ഭേദം കൊണ്ട് പല ഇതെല്ലാം ഉപദേശിക്കേണ്ടി വരും. ലോകത്ത് ഏത് കാലത്തും നോക്കിയാലും ഇതാണ് നമ്മൾ കാണുന്നത്. എല്ലാ ഗുരുക്കന്മാരും അങ്ങനെ ഉപദേശിക്കുന്നു. അതിൽ യോഗ്യതയുള്ളവൻ യോഗ്യതയുള്ള എടുക്കുക. അങ്ങനെ വന്നാൽ എല്ലാവരും അവരവർ നിൽക്കുന്നിടത്തല്ലേ നിൽക്കത്തുള്ളൂ. അല്ല, അവൻ യോഗ്യതയെ സമ്പാദിക്കുക, അതിനു വേണ്ടിയിട്ടാണ് അഗ്നിവിദ്യ എന്ന് ഉപാസിച്ചു. അഗ്നി വിരാടായി ഉപാസിക്കാൻ പറഞ്ഞു. അത് യോഗ്യതാ സമ്പാദനത്തിന് വേണ്ടിയിട്ടാണ്. ജീവന്റെ ഗതിയെക്കുറിച്ച് പറഞ്ഞു. ജീവന്റെ ഗതിയും കർമ്മത്തിനും ഉപാസനയ്ക്ക് ഉപകരിക്കുന്നതാണ്. അത് നമ്മൾ ഇനി അവസാനം ചർച്ച ചെയ്യും. രണ്ടായാലും ശരി, അതും എന്താണ്? അവന്റെ യോഗ്യത സമ്പാദനത്തിന് ഉപകരിക്കുന്നതാണ്. ആ യോഗ്യതാ സമ്പാദനം നേടിക്കഴിഞ്ഞാൽ, യോഗ്യത സമ്പാദിച്ചു കഴിഞ്ഞാൽ, ആ സമ്പാദനം ആയിക്കഴിഞ്ഞാൽ അവൻ പിന്നെ തത്വത്തെ ഗ്രഹിക്കുന്നു. അവന് ഈ സാധ്യസാധനങ്ങളിൽ നിന്ന് അവൻ മുക്തനായിത്തീരുന്നു. അപ്പോൾ സാധ്യസാധനങ്ങളിൽ നിന്നെല്ലാം മുക്തനായി എന്ന് പറയുമ്പോൾ ചിലർക്ക് ഭയമാണ്. അതുകൊണ്ട് ആൾക്കാർ സാധ്യവും സാധനവും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇവൻ വഴിപഴച്ചു പോകത്തില്ലേ, അങ്ങനെ സംശയിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ആ സാധ്യ സാധനം ഇല്ല എന്ന് പറയുന്നത് ഒരുവൻ ഗ്രഹിക്കണ്ടേ? ഗ്രഹിച്ചാൽ പിന്നെ എങ്ങനെ വഴിപഴയ്ക്കും? വഴിപഴയ്ക്കുന്ന ഇവിടെ ഗ്രഹിക്കാതിരിക്കുമ്പോൾ, ഗ്രഹിക്കാതിരിക്കുന്നവൻ എന്തായാലും വഴിപഴയ്ക്കാനായി ഒരുമ്പെട്ടവനും അവൻ ഇത് തന്നെ കേൾക്കണമെന്നില്ല. ഒരു തൻ വഴിപഴയ്ക്കേണ്ടവൻ അവൻ അദ്വൈതം കേട്ടിട്ട് അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ അവൻ ഏത് സമയം വഴിപഴച്ചോളൂ. അപ്പോൾ അദ്വൈതം കേട്ടിട്ട് ആരും വഴിപഴയ്ക്കത്തില്ല. അദ്വൈതത്തെ സംബന്ധിച്ചുള്ള ഭ്രാന്തിയും കൽപ്പനകളുമാണ്. അപ്പോൾ ഒരുവന്റെ തല തിരിഞ്ഞു പോയെങ്കിൽ അവനത് ഗ്രഹിച്ചിട്ടില്ല, ഗ്രഹിക്കാതിരിക്കുന്നില്ല. തിരിയും, ഗ്രഹിക്കാതിരുന്നാലും അവൻ എന്തായാലും തിരി. അതിന് അദ്വൈതമായിട്ട് ബന്ധമില്ല, അദ്വൈത ബോധവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഈ സാധ്യസാധനങ്ങൾ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്, അത് പ്രത്യേകം ഇവിടെ പറയുന്ന എന്തുകൊണ്ട്? ഇവിടെ യമദേവൻ പറയുന്നു, അന്യത്ര ധർമാത് അന്യത്ര അധർമാത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അവിടെ അങ്ങനെയാണ് ഭാഷകാരൻ വിശദീകരിച്ചിരിക്കുന്നത് അവിടെ. അതുകൊണ്ടാണ് ആ കാര്യം പറത്തെ എടുത്ത് പറയുന്നത്. അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്താണോ ധർമ്മത്തിനെയും അധർമ്മത്തെയും അവൻ അതിക്രമിച്ചിരിക്കുന്നു. പിന്നെ അവനവിടെ വഴിപഴയ്ക്കുന്നത്. ഗ്രഹിക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ അജ്ഞനാണ്. അവൻ എന്തിനെ ആശ്രയിച്ചു അവൻ വഴിപഴയ്ക്കുന്നു? അദ്വൈതത്തെ ആശ്രയിച്ചാൽ പിന്നെ അവിടെ അവന് വഴിയേ ഇല്ല. പിന്നെ എങ്ങനെ വഴിപഴയ്ക്കുന്നത്? അവനൊന്നില്ലല്ലോ. അപ്പൊ അതില് ഭ്രാന്തിയുള്ളവരാണ്, അത്തരം ആശങ്കയാണ് എല്ലാം പറയുന്നത്. പിന്നെ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇത് പറഞ്ഞല്ലോ, അതിന്റെ ശരിയായ രീതിയിൽ ഗ്രഹിക്കണമെങ്കിൽ അതിന്റെ യോഗ്യത ഒരുവന് വേണം. യോഗ്യത ഇല്ലാത്തതുകൊണ്ട് അവൻ അത് ഗ്രഹിക്കുന്നില്ല. അവൻ മറ്റെന്തെങ്കിലും ഗ്രഹിക്കും. മറ്റെന്തെങ്കിലും ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ അവൻ വഴിതെറ്റാം. അവന് വഴിയുണ്ട്, വഴിയുള്ളവൻ വഴിതെറ്റും, വഴിയില്ലാത്തവൻ അങ്ങനെ വഴിതെറ്റും. അതുകൊണ്ട് ഇത്തരം ഉപദേശങ്ങൾ അടുത്തു വരുന്ന ഭാഗത്തും പറയും. അഗ്നി വിദ്യയെക്കുറിച്ച് ഉപദേശിക്കുന്നു, ജീവനെക്കുറിച്ച് ഉപദേശിക്കുന്നു, പിന്നെ പരമാർത്ഥ തത്വത്തെയും പറയുന്നു ശ്രുതി. അതെല്ലാം അധികാരി ഭേദമനുസരിച്ച് യുക്തം തന്നെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രധാന കൽപ്പനായാന്തു എന്ന വരപ്രധാനം ന പ്രശ്നം ന പ്രതിഭജമേതി വേഷം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ പ്രധാനമായിട്ട്. ഭാഷകാരൻ പറയുന്നതിൻ്റെ താല്പര്യം, ഈ ഉപദേശിക്കുന്നതിനെല്ലാം ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ തന്നെ ഒരു താല്പര്യമുണ്ട്. എന്താണ്? അവൻ ആ പരമാർത്ഥ ബോധത്തിൽ എത്തിച്ചേരുക. അപ്പൊ ആ വഴിക്ക് പോകുന്ന കാര്യങ്ങളെ ഇവിടെ ഉപദേശിക്കുന്നുള്ളൂ. അവൻ പരമാർത്ഥ തത്വത്തിൽ എത്താത്ത ഒരു ഉപദേശം ഇവിടെ ഇല്ല. അപ്പോ അഗ്നിവിദ്യ എന്ന് പറയുന്ന ഉപാസനയായാലും ശരി, ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുന്നിടത്തായാലും ശരി, അവസാനം പരമാർത്ഥ തത്വം പറയുന്നിടത്തായാലും ശരി, അവനെ പരമാർത്ഥത്തിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു താല്പര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമാണ് സാങ്കന്മാർ പറയുന്ന പ്രധാനം. എന്തുകൊണ്ട്? അവിടെ ജീവ നാനാത്വത്തെക്കുറിച്ച് പറയുന്നു, പ്രധാനത്തിന്റെ നിത്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അവിടെ മുക്തി എന്നുള്ളത് വ്യക്തമാകുന്നില്ല. ജനന മരണങ്ങളെക്കുറിച്ച് പറയുന്നു, അതിനെ സത്യമായി കരുതുന്നത് സാങ്കന്മാർക്കുള്ള ഏറ്റവും വലിയൊരു തകരാറതാണ്. അവർ ജനന മരണങ്ങളിൽ നിന്നുള്ള മുക്തിയെക്കുറിച്ച് പറയുന്നു, അതേസമയം ജനന മരണങ്ങൾ സത്യമാണെന്നും പറയുന്നു. ഇത് യോജിക്കത്തില്ല. സത്യത്തിൽ നിന്നൊരിക്കലും മുക്തിയില്ല. സത്യസ്വയം മുക്തിസ്വരൂപമാണ്, സത്യമായി സ്ഥിതി ചെയ്യുന്നതാണ് മുക്തി. ഈ പറയുന്ന അദ്വൈതത്തിനെല്ലാം വിരുദ്ധമാണത്. അതുകൊണ്ട് ഇവിടെ അങ്ങോട്ടല്ല കൊണ്ടുപോകുന്നത്, പ്രധാനത്തിലേക്കല്ല നടത്തിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രധാനത്തെ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. പ്രധാന കല്പനായന്തോ ന വരപ്രധാനൻ ന പ്രശ്നോ ന പ്രതിവചനം. ഈ ഉപനിഷത്തിലെ കഥയെടുക്കുമ്പോൾ, കഥയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അവിടെ അതിനുവേണ്ടി ഒരു വരം കൊടുത്തിട്ടില്ല. അതിനെ സംബന്ധിച്ച് ഒരു ചോദ്യമില്ല, അതിനെ സംബന്ധിച്ചൊരു സമാധാനമില്ല. ഇവിടെ ചോദ്യം ആത്മാവിനെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ ആത്മാവിന്റെ പരമാർത്ഥ സ്വരൂപത്തെ സംബന്ധിച്ചാണ്, അതിന്റെ സമാധാനവും അതിന് വേണ്ടിയിട്ടാണ്. അത് ആ ബോധം, പരമാർത്ഥ ബോധം എങ്ങനെയാണെന്നുള്ളത് ഇവിടെ പരമാവധി വ്യക്തമാക്കി. അടുത്തുനിന്ന് തുടങ്ങിയിടത്തുനിന്ന് തുടങ്ങാം. യഥാ കശ്ചിത് സന്തമസേ പതിതാം കാംചിത്. രജ്ജും അഹിം മന്യമാനോ ഭീതോ. ഇത് കഴിഞ്ഞ ദിവസം നോക്കിയാണ് ഏകമാനഹ പലായതേ തം ചാപരോ ബ്രൂയാത്മാ ഭൈഷി നായം അഹീരജ്ജുരേവേതി. കാംചിത് എന്നിടത്ത് എന്താ സംഭവിച്ചിരിക്കുന്നു? പിരിക്കുന്നത് കാം, കാം ചിത്, അതായത് കാക്കേ കാനി, കാക്കേ കാഹ, സ്ത്രീലിംഗ ശബ്ദം. അതിന്റെ ദ്വിതീയ ഏകവചനത്തിൽ വരുന്ന കാം. എന്തുകൊണ്ടാണ് അവിടെ കാം ഉപയോഗിച്ചത്? അഹിം സ്ത്രീലിംഗ ശബ്ദം. രജ്ജും കാഞ്ചി, രജ്ജും, രജ്ജു സ്ത്രീലിംഗ ശബ്ദമാണ്. രജ്ജും അഹിയല്ല, രജ്ജു. അതിന്റെ വിശേഷണമായിട്ടാണ് എന്തുപയോഗിച്ചിരിക്കുന്നത്? കാംചി. അപ്പോൾ വിശേഷണ വിശേഷങ്ങൾ സമാനുഭക്തിയിൽ ഉപയോഗിക്കും. രജ്ജു എന്ന് പറയുന്ന സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് അതിന്റെ വിശേഷണമായിട്ടുള്ള കാംചിത്, അതായത് കിം ശബ്ദം, കഹ ശബ്ദം, കാ, ഇത്തരം ശബ്ദങ്ങളിൽ നിന്നെല്ലാം ചിത്തെന്ന് പറയുന്ന ഒരു അഭിയം കൂട്ടിച്ചേർക്കും. അതിന് പ്രത്യേക നിയമങ്ങളൊന്നും വേണ്ട, അത് ചേർത്ത് ഉപയോഗിക്കും, അതിന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അഭിയമായിട്ട് അങ്ങ് മാറും, അഭിയത്തോട് ചേരും. അങ്ങനെ വരുന്നതാണ് ചില രൂപങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ കാ, കേ, കാഹ, സ്ത്രീലിംഗ ശബ്ദമൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കണം. കാം, കേ, കാഹ, കാം, ചിത്, മോനസ്വരം വന്നു. പിന്നെ മോനസ്വരം വന്നാൽ എന്ത് വരണം? വാ പദാന്തസ്യ. മനസ്സോരം എന്ന് കഴിഞ്ഞാൽ വാ പദാന്തസ്യ വരണം. ഇവിടെ വന്നിട്ടുണ്ടോ? പദാന്തസ്യ ഒന്നാ എന്ത് വരും? പരത്തിന്റെ സവർണം എന്നാ എന്ത് വരും? പരത്തിന്റെ ഞാൻ വരണം. മനസ്സോരം എന്ന് കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് എങ്ങനെയിരിക്കും? കാഞ്ചിത്ത് എന്നിരിക്കും. ഞകാരം വരും. ഇവിടെ അത് വന്നിട്ടില്ല. എന്തുകൊണ്ട്? വാ പദാന്തസ്യ എന്ന് പറയുന്നത് വികല്പമാണ്. അപ്പോൾ ഇത് കാഞ്ചിത്ത് എന്ന് പറയുന്നത് രജ്ജു എന്ന് പറയുന്ന സ്ത്രീലിംഗ ശബ്ദത്തിന്റെ വിശേഷണമാണ്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഇത് കാംചിത്ത് അവസാനം വന്നു കഴിഞ്ഞാൽ ചിത്ത്, ചന, ചേത്, ഇതെല്ലാം അവ്യയങ്ങളാണ്. ചേരുമ്പോൾ പാണ്ഡിയം അനുസരിച്ച് അവ്യയങ്ങളാണ്. മറ്റു ചില വൈയാകരണന്മാർ ഇതിനെ പ്രത്യേകമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുപോട്ടെ, നമ്മളിപ്പോൾ ഇതിനെ അവ്യയമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ തൊട്ടു മുമ്പിൽ എന്താണ് വന്നിരിക്കുന്നത്? യഥാ കശ്ചിത്. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? കശ്ചിത് എന്ന് വന്നത് അവിടെ കഹചിത്ത് എന്നാണ്. ഇത് അതുപോലെയാണ്, ചിത്ത് എന്ന് പറയുന്ന അവ്യയത്തെ അതിനോട് ചേർത്ത് അതിനെ ഒരു അവ്യയമാക്കി. അവ്യയം ചേർന്ന് കഴിഞ്ഞാൽ അവ്യയമാകും. ചിലടത്ത് അത് സമാസങ്ങളൊക്കെ ചെയ്ത് ചേർക്കും, ചിലടത്ത് അല്ലാതെ ഒരു ശബ്ദത്തെ കൂട്ടിച്ചേർക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് വരും? കശ്ചിത്, കഹചിത്. സ്വസ്തിനാശു അവസാനം വരും. അവസാനം വരുന്നതല്ല ആദ്യം പറയേണ്ടത്. അത്രയും വന്ന് കസ്യത്തായി കഹചിത്തമാണ്, അത് അവ്യയമാണെന്ന് മനസ്സിലാകും. അവിടെ കശ്ചിത്തെന്ന് വെച്ചാൽ ഒരുവൻ ഒരാളെ കുറിച്ച് പറയുന്നതാണ് കശ്ചിത്. ഒരുപാട് പേരുണ്ട് ഇങ്ങനെ പറയും. കേചിത്, കേയുടെ കൂട്ടത്തിൽ ചിത്ത് ചേർക്കും. അവിടെ എന്ത് വരും? ശ്രീലിംഗത്തിൽ കായുടെ ബഹുവിനം എന്താണ്? കഹ. അപ്പൊ എങ്ങനെ വരും? പരത്തിൽ ചകാരം എങ്ങനെ ഇരിക്കുന്നു നോക്കണം. ചകാരം വരെ വരുന്ന കഴിഞ്ഞാൽ എന്തുവരും? അവിടെ വരുന്നത് സ്തോസ്വനാശു വന്നിട്ട് കാശ്ചിത്ത് എന്ന് വരും. ഇവിടെ രണ്ടുവരും, ചിലയിടത്ത് ശകാരം വരും, ചിലയിടത്ത് എന്തുവരും? ചിലയിടത്ത് ശകാരം വരും, ചിലയിടത്ത് നേരത്തെ പറഞ്ഞത് ഞാൻ വരും. രണ്ടും വരും. കഹ കൗ കേ കം കൗ ഖാൻ ചിത്ത് ചിലരെ എന്ന് പറയുന്നു. കാന ചിത്തെന്നിരിക്കുമ്പോൾ അവിടെ എന്ത് വരും? എങ്ങനെ? പിന്നെ അവിടെ മോനുസ്വര വരുന്നില്ല. എന്തുകൊണ്ട്? നകാരാന്തമാണ്, നകാരാന്തം. ഖാൻ മോനുസ്വരയ്ക്ക് വരാൻ പറ്റില്ല. പറ്റുമെങ്കിൽ അത് ചാടി വീണു, അതിന് പറ്റത്തില്ല. പിന്നെ എന്തുവരും? നസവീ പ്രസാദൻ വന്നിട്ട് ദിശപ്രകാരന്ധത്തിന് വന്നിട്ട് പിന്നെ എന്തുവരും? ഖരവസാന വിസർജനീയ വിസർജന അങ്ങനെ വരുന്നിടത്ത് രണ്ടും വരും. രണ്ട് സൂത്രങ്ങൾ ഏതൊക്കെ? അത്ര അനുനാസിക പൂർവസിതുവ അനുനാസിക പരോ അനുസ്വാര രണ്ട് രൂപം വരും. അത് നകാരം വരുമ്പോൾ, അത് നകാരത്തിന് വേണ്ടി. നകാരം വന്നാൽ മാത്രം പോരാ, പരത്തിൽ എന്ത് വേണം? കരൽപ്പെട്ട ചവ് വേണം, എന്നാലേ അതിന് പ്രവർത്തിക്കാൻ പറ്റും. അതെ, തന്നെ കരൽപ്പെട്ട ചവ് എന്ന് പറയുമ്പോൾ അതിനമ്മ വരത്തിൽ വേണം. അതങ്ങനെ വരാറുള്ളൂ, അല്ലാതെ വരുന്ന അപൂർവമാണ്. യഥാ കശ്ചിത് സന്തമസെ പതിതാം, ആ വ്യത്യാസം മനസ്സിലാകും. ഈ കശ്ചിത് കാഞ്ചിത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്ത് ശബ്ദത്തിനാണ് ആ ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസം മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ തെറ്റിപ്പോകും. കാഞ്ചിത്ത് രജ്ജു മഹിം മന്യമാന ഭീതോ വേപമാന പലായത്തെ തം ച അപരോ ഭ്രിയാൻ മാ ഭൈഷീ മാ ഭൈഷീ. അവിടെ എന്താ സംഭവിച്ചത്? ഖരവസന വിസർജനീയ പിന്നെ വേറൊന്നുമില്ല. കേട്ടില്ല, ഭൈഷീഹി ഒന്നും വരുന്നില്ല. എന്തുകൊണ്ട്? ഭൂപകവരണമെങ്കിൽ എപ്പോഴും പൂർവത്തിൽ നോക്കണം. പൂർവത്തിൽ എന്ത് വേണം? ഇവിടെ എന്തായിരിക്കുന്നു? ഈ പിന്നെ അങ്ങനെയുള്ള ഒന്നും വരത്തില്ല. എപ്പോഴും ശ്രദ്ധിക്കണം, പൂർവത്തിൽ നോക്കണം, അതൊന്നും വരത്തില്ല. പിന്നെ വിസർഗം വരണമെങ്കിൽ എന്ത് വേണം? ഖരു വേണം, അതുമില്ല. മറ്റ് സന്ധികൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള മനസ്സിലാക്കിയാലേ ഏത് സന്ധി വരുന്നു നമുക്കറിയാൻ പറ്റും. നായം അഹി ആ ഇവിടെ നമ്മൾ നോക്കിയാണ് രജ്ജു രേവേരി. അഹി രജ്ജു എന്നിടത്ത് സച്ച ഏതൊക്കെ സമാസേ ഹലി തത്പശ്രുത്യ അഹികൃതം. പിന്നെ അഹീകൃതം എന്നിടത്ത് അഹീകൃതം ഭയം മനസ്വര. അഹീകൃതം ഭയം, അഹീകൃതം ഭയം വാ പദാന്തസ്യ എന്താ വരാത്തത്? വികൽപ്പം, അതുകൂടെ ശ്രദ്ധിക്കുന്നു. അല്ലെങ്കിൽ ആ പദാന്തസ്യ വരാൻ പരത്തിയിരിക്കുന്ന എന്താ? ഭ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? പരത്തിന്റെ സവർണം വരും. അപ്പൊ അവിടെ എന്ത് വരും? മാ വന്നിട്ട് എങ്ങനെ വരും? അഹികൃതം ഭയം മകാരം വരും. നമ്മുടെ ഭാഗ്യത്തിന് അത് ചെയ്തില്ല. അഹികൃതം ഭയം ഉസൃജേത് വേപഥും പലായമാനം ച. പലായമാനം ച ഇവിടെ ബാപദാന്തസ്യം എങ്ങനെ വരും? ഏതക്ഷരം വരും? ഏതക്ഷരമാണ് വരുന്നത്? ഞാൻ വരും. പക്ഷെ അത് ചെയ്തിട്ടില്ല. പലായനം ച, അത് എന്ത് വരുമെന്നുള്ള അറിഞ്ഞിരുന്നാൽ നല്ലത്. നത്തു അഹി ബുദ്ധികാലേ ഇക്കോ എണച്ചി തഥ അപഗമകാലേ ച വസ്തുന കശ്ചിത് കഹചിത്. സശുഷോരു ഖരവസാനുസർജനീയാ വിസർജനീയ സഹാസ്തോസ്തുനസ്തു കശ്ചിത് കഹചിത് വിശേഷ സ്യാത്. ശരി, തഥാ ഏവ ഏതതപി ദൃഷ്ടവ്യം. തഥാ ഏവ തഥാ ഏവ ഏതത് അപി ദൃഷ്ടവ്യം തതശ്ച. തതസ് ആണ് അഭ്യയമാണതല്ല. തസ് പ്രത്യേകം തസ് തശബ്ദത്തിൽ നിന്ന് വരുന്നതാണ്. ഇരിക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് ഹസിച്ച പ്രാരോത്വം വരാത്തത്? ഹസിച്ച ഉത്വം ഒന്നുകൂടി തതശ്ച. ഖരൽപ്പെട്ടാണ്, അശിൽപ്പെട്ടതല്ല. അങ്ങനെ അതിന് പറഞ്ഞത് വ്യാകരണത്തിനൊരൽപ്പം വളഞ്ഞ ബുദ്ധി വേണം. നേരെ ചിന്തിക്കുന്നവർക്ക് പറ്റത്തില്ല. തിരിച്ചു മറിച്ചൊക്കെ ചിന്തിച്ചോളൂ, എന്നാലേ പറ്റൂ. കാരണം അത്രയും സൂത്രങ്ങൾ പാണിനി ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നല്ല ബുദ്ധിയാണെങ്കിലും ബുദ്ധിയെ തിരിച്ചു കളയും. തദശ്ശന്നജായതേ മറിയതേ വാ ഇതിയേവമാദ്യാപി. അതൊന്നും നമുക്കറിയാം. ഭവതി അസ്തിത്വ പ്രശ്നസ്യ പ്രതിവചനം. അവിടെ എന്ത് സംഭവിച്ചില്ല? എന്തുകൊണ്ടാണ്? പരത്തിലുണ്ടല്ലോ സൂത്രത്തിലെ സ അവസാനം, അവിടെ പരത്തിൽ ഹല്ലില്ല, വിരാമമായി അവിടെ. അപ്പോൾ അതിനെ പരമായി കണക്കാക്കാൻ പറ്റില്ല, സംഹിതയില്ല. സൂത്രം തു അവിദ്യ കൽപ്പിത ജീവപ്രാജ്ഞ ഭേദാഭാഷ ഏകത്വേപി ഹ്യാത്മവിശേഷ്യ പ്രശ്നസ്യ പ്രയാണാവസ്ഥായാം ദേഹവ്യതിരിക്ത അസ്തിത്വ മാത്ര വിചകിത്സനാ കർത്തൃത്വാദി സംസാര സ്വഭാവ സ്വഭാവ അനപോഹനാത് ച പൂർവസ്യ പര്യായസ്യ. അതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ജീവവിഷയത്വം ഉത്പ്രേക്ഷത, അതിനിടയ്ക്ക് ചിലത് വന്ന് നമുക്കറിയാമെന്നുകൊണ്ടാണ് ഞാൻ വിട്ടത്. ഉത്തരസ്യത്തു ധർമാതി അത്യയം സങ്കീർത്തനാത് പ്രാജ്ഞ വിഷയത്വം ഇതി തദശ്ച യുക്ത അഗ്നിജീവ പരമാത്മകൽപ്പന യുക്ത അഗ്നിജീവ പരമാത്മകൽപ്പന യുക്ത അഗ്നി. അവിടെ യുക്ത അഗ്നി എന്നിടത്ത് നമുക്ക് സംശയം വരും, ഇത് ഹ്രസ്വമാണോ ദീർഘമാണോ? യുക്ത ആണ്. യുക്ത ശബ്ദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ് യുക്ത. കൽപ്പന ദീർഘമായിട്ടേ വരത്തുള്ളൂ, കാരണം സ്ത്രീ ശബ്ദാകാരന്റെ ദീർഘമായിട്ട് വരും. സീത അജ എന്നൊക്കെ പറയുമ്പോൾ എന്നാലും കൽപ്പന എന്ന് പറയുന്നത് വിശേഷണമാണ്. അപ്പൊ യുക്ത അങ്ങനെ വിശേഷണ വിശേഷ്യങ്ങളെ കണ്ട് പദത്തിന്റെ അന്തങ്ങളെ മനസ്സിലാക്കാനും കൂടെ ശ്രമിച്ചാലേ സന്ധി ശരിക്കും ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് കുറച്ചൊരു വിഭക്തി പരിജ്ഞാനം വേണം. പ്രധാന കൽപ്പനയാന്തു എന്നാ നമ്മൾ വിഭക്തികൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇവിടുത്തെ വിഭക്തി ചോദിക്കാത്തത്. ഇല്ലെങ്കിൽ ഞാൻ വിഭക്തിയും ചോദിക്കും, മുമ്പോട്ട് ചെല്ലുമ്പോൾ വിഭക്തിയും ചോദിക്കും. ഏത് വിഭക്തിയാണോ പ്രധാന കൽപ്പനയാന്ന് പറഞ്ഞാൽ ഏത് വിഭക്തിയാണ്? സപ്തമി. അത് പഠിച്ചിട്ടുള്ളവർക്കറിയാം, എല്ലാവർക്കും അറിയാൻ പറ്റത്തില്ല. ന വരപ്രധാനം ന പ്രശ്നോ ന പ്രതിവചനം ഇത് പ്രശ്നോ എന്നുള്ളത് ഇത് വൈഷമ്യം.